ഗുരുപരമ്പരഭാഷ അധ്യാപം പദമൂന്ന് അധ്യനോട്ട് സൂത്രം 33 ഭാവം തു ബാധരായണോ അസ്തിഹി ബാധരായണൻ ദേവതകളുടെ അധികാരത്തെക്കുറിച്ച് ഭാവം അധികാരത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് പറയുന്നു. ദേവതകൾക്ക് അധികാരം ഉണ്ട് എന്ന് പറയുന്നു. അതെങ്ങനെ? ശുദ്ധ ബ്രഹ്മവിദ്യയിൽ ഉപാസനകളിലും മറ്റും അസംഭവമായാകാം, പക്ഷേ ശുദ്ധ ബ്രഹ്മവിദ്യയിൽ ദേവതകൾക്ക് അധികാരം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിഹാസ പുരാണമഭി വ്യാഖ്യാതേന മാർഗേണ സംഭവൻ മന്ത്ര അർത്ഥവാദ മൂലത്വാ പ്രഭുതി ദേവ വിഗ്രഹാദി സാധയിത്തം. ഇത് ശ്രുതി മാത്രമല്ല, ഇതിഹാസം പുരാണം, പിന്നെ എന്ന് പറഞ്ഞു അർത്ഥവാദങ്ങൾ, പിന്നെ സ്മൃതികൾ, ഇതെല്ലാം വ്യാഖ്യാതീന മാർഗേണ ഇതുവരെ വിശദീകരിച്ച ചർച്ച ചെയ്ത രീതി അനുസരിച്ച് സംഭവൻ മന്ത്രാർത്ഥവാദ മൂലത്വ ഇതെല്ലാം ഇനി ഇതെല്ലാം പ്രമാണമാണ്. ദേവതകൾക്ക് ശരീരമുണ്ട്, അവർക്ക് വിദ്യയ്ക്ക് അധികാരമുണ്ടെന്നുള്ളതിന്, അത് കൂടാതെ പുരാണങ്ങളും മറ്റും വേദമൂലകമായിട്ടുള്ളതെ പ്രമാണമായി സ്വീകരിക്കുന്നുള്ളൂ. മന്ത്രാർത്ഥവാദ മൂലത്വം, മന്ത്രം അർത്ഥവാദം തുടങ്ങിയവയെ അനുസരിക്കുന്നവയാണ്, അതുകൊണ്ടും പ്രഭവതി അതെല്ലാം സമർത്ഥമാണ്. എന്തിന്? ദേവത വിഗ്രഹാദി, ദേവതാ വിഗ്രഹം, ദേവത അധികാരം, ഇതിനെല്ലാം ഇത് പര്യാപ്തമാണ്, സിദ്ധാന്തമാണ്. ബ്രഹ്മവിദ്യയെക്കുറിച്ച് ചർച്ചയും നടത്ത, ദേവതാധികാരത്തെക്കുറിച്ച് എല്ലാം ഇതിന് ചർച്ച ചെയ്യുന്നു. കാരണം ബ്രഹ്മം, ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ അതിനോട് സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ പരാമർശിക്കുന്നു. ബ്രഹ്മവിദ്യയുടെ സന്ദർഭത്തിൽ നാനാതരത്തിലുള്ള അധികാരങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച്, ധർമാധർമ്മങ്ങളെക്കുറിച്ച് എല്ലാം വിചാരം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാലേ ബ്രഹ്മവിദ്യയാവും. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ബ്രഹ്മവിദ്യ ആകത്തില്ല. അപ്പോൾ ഇത് സർവ്വ വിഷയങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ശ്രുതി മാത്രമല്ല, വേദാന്തം മാത്രമല്ല, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വേദത്തെ തന്നെ വരുന്ന അർത്ഥവാദങ്ങൾ, സ്മൃതികളെല്ലാം ചർച്ച ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന എല്ലാ വിഷയങ്ങളും ബ്രഹ്മവിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. അതുമാത്രമല്ല, പ്രത്യക്ഷാദി മൂലമഭി സംഭവതി. പിന്നെ ഇക്കാര്യത്തിൽ ഇവിടെ വിശേഷിച്ചും ദേവതാ ശരീരം, ദേവതാധികാരം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശ്രുതി സ്മൃതി അങ്ങനെ പോകണ്ട, പ്രത്യക്ഷ പ്രമാണത്തെക്കുറിച്ചും ചർച്ച ചെയ്യണം. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാം. അപ്പോൾ ബ്രഹ്മവിദ്യയുടെ വിഷയം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. അത് കേവലം ഉപനിഷത്ത് മാത്രമോ അല്ലെങ്കിൽ ബ്രഹ്മബോധം മാത്രമോ അല്ല, എല്ലാ വിഷയങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് പറയുന്നു പ്രത്യക്ഷാദി മൂലമഭി സംഭവതി. ദേവതാ വിഗ്രഹത്തിനും മറ്റും പ്രത്യക്ഷവും പ്രമാണമാണ്. ഭവദേഹി അസ്മാകം അപ്രത്യക്ഷമഭി ചിരന്തനാനാം പ്രത്യക്ഷം. ഇവിടെയാണ് ഭാഷകാരൻ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്നാണ്. നമുക്കൊരു കാര്യം പ്രത്യക്ഷമല്ല എന്ന് കരുതി അത് പൂർവികന്മാർക്ക് പ്രത്യക്ഷം ആകത്തില്ല എന്ന് പറയാൻ പാടില്ല. പൂർവികന്മാർക്ക് പ്രത്യക്ഷമായിരുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രത്യക്ഷമല്ല എന്നാണ് പറയുന്നത്. എന്തിനാ ഉദ്ദേശം പറയുന്നത്? ദേവതകളെയും മറ്റും സംബന്ധിച്ച് ഇവിടെ പറയുന്നത് അസ്മാകം എന്ന് പറയുന്നു. അസ്മാകം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഭാഷകാരന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ ഉദ്ദേശിച്ച് പറയുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രത്യക്ഷമല്ല എന്ന് കരുതി പൂർവികന്മാർക്ക് പ്രത്യക്ഷമല്ല എന്ന് പറയാൻ പാടില്ല. എന്താ വെച്ചാൽ അത് ഇന്നെന്ത് മനസ്സിലാക്കാം? പക്ഷികാരം പറയുന്നു തൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കും ആരും തന്നെ അങ്ങനെ അവകാശപ്പെടുന്നില്ല. ഈ ദേവതകളൊക്കെ വിഗ്രഹത്തോടുകൂടി ദേവതകൾ പ്രത്യക്ഷമായിരുന്നു എന്ന് അന്നും ആരും പറയുന്നില്ല. അത് പ്രത്യക്ഷമെന്ന് പറയുമ്പം ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ ഒരു ദേവതയെ കണ്ടു ഉള്ളിൽ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരെ. മാനസപ്രത്യക്ഷമാണെന്നുള്ളു. ചക്ഷുനിന്ദ്രിയം കൊണ്ട് കാണണം ദേവതകളെ. ചാക്ഷുഷ പ്രത്യക്ഷം എങ്ങനെയാണോ നാമരൂപാദി വസ്തുക്കളെ കാണുന്നത് അതുപോലെ ഉള്ള ഒരു പ്രത്യക്ഷം ത്തെക്കുറിച്ച് അന്നും ആരും പറയുന്നില്ല. മറിച്ച് പൂർവികന്മാര് അങ്ങനെ പ്രത്യക്ഷമായിരുന്നു എന്ന് പറയുന്നു. ഭഗവതി ഭഗവതി അസ്മാകം അപ്രത്യക്ഷമതി ചിരന്തനാനാം പ്രത്യക്ഷം തഥാച വ്യാസാദയോ ദേവാദിഭി പ്രത്യക്ഷം വ്യവഹരം ദീതി സ്മര്യത്തെ ആണ് പറയുന്നത്. വ്യാസൻ തുടങ്ങിയ ഋഷിമാര് ദേവതകളുമായിട്ട് പ്രത്യക്ഷ വ്യവഹാരം നടത്തിയിരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണോ മനുഷ്യൻ പരസ്പരം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നു, അതുപോലെ വ്യാസാദികളും ദേവതകളുമായി പ്രത്യക്ഷമായ വ്യവഹാരം ബാഹ്യേന്ദ്രിയങ്ങളിലൂടെയാണ് വ്യവഹാരം നടത്തിയിരുന്നു എന്ന് ആര് പറയുന്നു? ഭാഷ്യകാരൻ. അപ്പോൾ ഇവിടെ ഭാഷ്യകാരനും അവകാശപ്പെടുന്നുണ്ട് താൻ ഏതെങ്കിലും ഒരു ദേവനുമായിട്ടോ ദേവതയുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യക്ഷ വ്യവഹാരത്തിൽ കാണുക, വർത്തമാനം പറയുക, ഇങ്ങനെയെല്ലാം ചെയ്തിരുന്നു എന്ന് ഇവിടെ ഭാഷ്യകാരനും അവകാശപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വ്യാസനെ പറഞ്ഞു. അല്ലെങ്കിൽ പറയാമല്ലോ, ആ എന്താ നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊട്ടു മുമ്പിൽ അങ്ങനെ ഇന്ന ഇന്ന ആൾക്കാരെല്ലാം ദേവതകളുമായി പ്രത്യക്ഷ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരുന്നു. പ്രത്യക്ഷ വ്യവഹാരം എന്ന് വെച്ചാൽ ചക്ഷുരിന്ദ്രിയാദികൾ കാണുക കേൾക്കുക. ഇത് അങ്ങനെ ഒരു പറയാൻ തൻ്റെ കാലത്ത് ഇല്ല. പിന്നെ ഇത് എന്താണ് പ്രമാണമായി പറയുന്നത്? പുരാണ ഇതിഹാസങ്ങൾ. പുരാണ ഇതിഹാസങ്ങളിൽ പറയുന്നു ഋഷിമാർക്ക് അങ്ങനെ ദേവതകളുമായിട്ടുള്ള പ്രത്യക്ഷ വ്യവഹാരം സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാഷ്യകാരനെ കുറിച്ച് എഴുതി പിടിപ്പിച്ചതെല്ലാം കള്ളക്കഥകളാണെന്ന് വ്യക്തമാണല്ലോ. ഭാഷ്യകാരൻ എന്നെ ഇത് പറയുന്നു മാനസിക പ്രത്യക്ഷമാണ്. മാനസികമായ പ്രത്യക്ഷം ആർക്കും അവകാശപ്പെടാം. ഒരാളിങ്ങനെ ധ്യാനിക്കുന്നു, അപ്പോൾ അയാളുടെ ഉള്ളിൽ ഇഷ്ടദേവത പ്രത്യക്ഷമാകുന്നു എന്നെല്ലാം പറയാം. പക്ഷെ പ്രത്യക്ഷാദി വ്യവഹാരം എന്ന് പറയുന്നത് ഇത് പറയുന്ന പ്രമാണ വ്യവഹാരത്തെയാണ്. പ്രമാണ വ്യവഹാരത്തിന് എന്ത് വേണം? നാമരൂപാദികൾ എങ്ങനെയാണോ ചക്ഷുരാദി ഇന്ദ്രിയങ്ങളിലൂടെ വ്യവഹാരത്തിന് വിഷയമാകുന്നത് അതുപോലെ ദേവാദികളും വ്യവഹാരത്തിന് വിഷയമാകണം. അങ്ങനെ ഒന്നും തൻ്റെ കാലത്ത് സംഭവിക്കുന്നില്ലെന്നാണ് ഭാഷ്യകാരൻ ഇവിടെ സ്വയം സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഭാഷ്യകാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാം അസംബന്ധമാണെന്ന് ഇതിൽ നിന്ന് തെളിയുന്നു. അതിവിടെ അതുമാത്രമല്ല പല കാര്യങ്ങളും അതുപോലെ പറയുന്നു. യസ്തു ബ്രൂയാദ് ഇദാനീന്തനാമിവ പൂർവേഷമപി നാസ്തി ദേവതാദിഭിർ വ്യവഹർത്തും സാമർഥ്യമിതി സ ജഗത് വൈചിത്രം പ്രതിഷേധേത്. ഇനി ആരെങ്കിലും പറയുകയാണ് ഇദാനീന്തനാമിവ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ഇദാനീന്തനന്മാരെന്ന് വെച്ചാൽ ഭാഷ്യകാരന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ, പിന്നെ അതിനുശേഷമുള്ള നമ്മളെപ്പോലെയുള്ളവരെല്ലാം എടുക്കാം. അവർക്ക് എന്താണ് ഇതാനീന്തനാമിവ പൂർവേഷാമി നാസ്തി ദേവതാഭി വ്യവഹർത്തും സാമർഥ്യം. ഇതാനീന്തനാം യഥാ വ്യവഹർത്തും സാമർഥ്യം നാസ്തി എന്നുള്ളവർക്ക് എങ്ങനെയാണോ ദേവതകളുമായി വ്യവഹരിക്കുന്നതിന് സാമർഥ്യമില്ലാത്തത്, വ്യവഹരിക്കുക എന്ന് വെച്ചാൽ അവരോട് കാണുക, അവരുമായിട്ട് വർത്തമാനം പറയുക, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് വ്യവഹാരം. തമാശ പറയുക, ചിരിക്കുക, കളിക്കുക എന്നും ഇദാനീന്തനന്മാർക്ക് സാധ്യമല്ല. ഭാഷ്യക്കാരന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആർക്കും അതിന് കഴിവുള്ള ആരും തന്നെ അന്നുണ്ടായിരുന്നില്ല. അത് ഭാഷ്യക്കാരനോട് അംഗീകരിക്കുകയാണ്. അങ്ങനെ ഒരു സാമർഥ്യം ഉണ്ടെങ്കിൽ പറയണ്ടേ, അല്ലെങ്കിൽ തനിക്ക് പറയാമല്ലോ, ശരി ഇന്നും നമുക്ക് ദേവതകളെ പ്രത്യക്ഷമാക്കാനും അവരുമായിട്ട് വ്യവഹാരം നടത്തുന്നതിനും ഒക്കെ സാമർഥ്യമുണ്ട്. അതില്ലെന്നാ പറയുന്നു, ഉണ്ട് എന്നുള്ളതിന്റെ യാതൊരു സാധ്യത പോലും അവിടെ വയ്ക്കുന്നില്ല. പറയുന്നു ആർക്കാ ഈ സാമർഥ്യമുള്ളത്? വ്യാസാദിപൂർവ ഋഷിമാർക്ക് മാത്രമേ അതിനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കേവലം ഈ ഇതിഹാസ പുരാണാദികളിൽ മാത്രമേ അത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നാണ് ഭാഷ്യകാരൻ ഇവിടെ തുറന്നു സമ്മതിക്കുന്നത്. പറയുന്നു എന്താണ് ഇതാനീന്തനാമിവ പൂർവേഷാമി നാസ്തി. പക്ഷെ ഇന്നില്ലാത്തത് കൊണ്ട് പൂർവീന്മാർക്ക് അങ്ങനെ ഒരു സാമർഥ്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പുരാണ ഇതിഹാസങ്ങളിൽ പറയുന്നുണ്ട് വ്യാസ വസിഷ്ഠ വിശ്വാമിത്രാദി ഋഷിമാർക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നു. പൂർവേഷാമി നാസ്തി ദേവാദിഭിർ വ്യവഹൃത സാമർഥ്യമിതി അങ്ങനെ പറയാൻ പാടില്ല. നമുക്കാർക്കും അങ്ങനെ ഒരു സാമർഥ്യമില്ല. അതിന് മുമ്പുള്ളവർക്ക് അങ്ങനെ ഒരു വ്യവഹാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ ഭാഷ്യകാരൻ പ്രധാനമായി പറയുന്നത്. എന്താണ് ഇന്നില്ല അക്കാര്യം ഭാഷ്യകാരൻ തുറന്ന് സംബോധിക്കുന്നു. പ്രത്യക്ഷ വ്യവഹാരം സാധ്യമല്ല, മനോരഥത്തിൽ സാധ്യമാണ്, ഭാവനയിൽ സാധ്യമാണ്, സങ്കല്പത്തിലൊക്കെ സാധ്യമാണ്. പക്ഷേ പിന്നെ ആരെങ്കിലും പറയുകയാണ് ഞാൻ എനിക്കങ്ങനെ ഒരു ദൈവദേവിയുമായിട്ട് കണ്ടുമുട്ടാനും അല്ലാതെ മാനസിക ഭാവനയിലായിരിക്കും അത് സംഭവിക്കുക. എന്തുകൊണ്ട്? ഉപാസനയും മറ്റും കൊണ്ട് ഉപാസകന്മാർക്ക് അങ്ങനെ ദേവതാരൂപങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുന്നുവെന്നും അവരുമായിട്ട് ആന്തരികമായി ഉള്ള വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിനവിടെ ചോദ്യം ചെയ്യുന്നില്ല, അക്കാര്യമല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് വ്യാസാദികൾ എങ്ങനെയാണോ മുമ്പ് വ്യവഹരിച്ചിരുന്നത് ദേവതകളുമായിട്ട്, അത് ബാഹ്യമായിട്ടാണ്, അത് ഇന്ന് സാധ്യമല്ല എന്ന്. തന്റെ കാലത്ത് പോലും സാധ്യമല്ല. അപ്പൊ ഇതിൽ നിന്ന് ഭാഷ്യക്കാരനെ കുറിച്ച് എഴുതി പിടിപ്പിച്ചിട്ടുള്ള കഥകളെല്ലാം വെറുതെയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തം. സ്വയം ഒരാൾ പറയുമ്പോൾ ഞാനൊരു ദേവനെയും ദേവതയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ ജഗത് വൈദഗ്ധ്യം പക്ഷേ പണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ജഗത്ത് വിചിത്രമാണ് ഇന്നത്തെ ജഗത്തല്ല പൂർവ്വകാലത്തുണ്ടായിരുന്നത്. പൂർവ്വകാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു, തൻ്റെ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷവും ഉള്ളവർക്ക് ഇതേ പറയാൻ പറ്റും. എന്താണ്? ഇതിനൊക്കെ ഇതിഹാസ പുരാണങ്ങളാണ് പ്രമാണം. ഋഷിമാരെ സംബന്ധിച്ച് അതൊക്കെ സംഭവിച്ചിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ മറ്റേതോ യുഗത്തിൽ സംഭവിച്ചതാണ്, ഈ യുഗത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന യുഗകൽപ്പന. പുരായുഗങ്ങളിൽ അതൊക്കെ സംഭവിച്ചിരുന്നു, ഇന്നതൊന്നും സാധ്യമല്ല. പിന്നെ ആരെങ്കിലും പറയണമെങ്കിലും അതൊക്കെ വെറും അവകാശവാദങ്ങൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ആന്തരികമായ അനുഭവങ്ങൾ എന്നെടുക്കും. ഒരാളങ്ങനെ പറയുകയാണ് എനിക്ക് ഇന്ന ഇന്ന ദേവതയുമായിട്ടൊക്കെ, അത് ആന്തരികമായി മാനസികമായി, അതല്ലാതെ ബാഹ്യമായി ഒരു വ്യവഹാരം സാധ്യമല്ലെന്നാണ് പറയുന്നു, ഇവിടുത്തെടുത്തും പറയുന്നു. അതുമാത്രമല്ല വേറൊന്നും പറയുന്നുണ്ട്, ഇതാനിമിവാച അന്യദാവി സർവഭൗമ ക്ഷത്രിയോ അസ്ഥിതി ബ്രൂയ. ഭാഷ്യകാരൻ വേറൊരു കാര്യം പറയുന്നു, ഇതൊക്കെയാണ് ഭാഷ്യകാരന്റെ ചരിത്രത്തിലേക്ക് ചെറിയ ചില സൂചനകൾ നൽകുന്ന കാര്യങ്ങൾ ഭാഷ്യകാരന്റെ ചരിത്രത്തെ പരിശോധിക്കുന്നവരിതൊക്കെ എടുത്ത് പറയാറുണ്ട്. പറയുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ, എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ ഭാഷ്യകാരൻ ജീവിച്ചിരുന്ന കാലം, പൊതുവെ അത് എട്ടാം നൂറ്റാണ്ടെന്നോ ഒമ്പതെന്നോ പത്തൊന്നോ എല്ലാം പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്താണ് സാർവഭൗമ ക്ഷത്രിയ നാസ്തി. സാർവഭൗമ ക്ഷത്രിയന്മാരുണ്ടായിരുന്നില്ല, ചക്രവർത്തിമാരുണ്ടായിരുന്നില്ല. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിലൊന്നും ഭാരതത്തിൽ ചക്രവർത്തിമാരുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ കാലഘട്ടത്തിലെല്ലാം ഭാരതത്തിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അവിടെ ഓരോ രാജാക്കന്മാരുണ്ടായിരുന്നു. അല്ലാതെ ഭാരതം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജഭരണമാണ് നിലനിന്നിരുന്നത് നമ്മുടെ ചരിത്രത്തിൽ. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, 10-ാം ക്ലാസ് വരെയുള്ള ചരിത്ര ഓർമ്മയുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ ചക്രവർത്തിമാർ ഭരിച്ചിരുന്നു എന്ന് വെച്ചാൽ ഭാരതം അടക്കി ഭരിച്ചിരുന്നു. ഒന്ന് BCയിലാണ് മൗര്യ സാമ്രാജ്യം. അപ്പോൾ അതാകാം ഭാഷകാരം പറയുന്നത് അശോകന്റെയും മറ്റും കാലഘട്ടം, അന്ന് ഇറാൻ വരെ, ഇന്നത്തെ ഇറാൻ വരെ അന്ന് ഭാരതം വ്യാപിച്ചിരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും ശിഥിലമായി. പിന്നീട് വരുന്നത് ഗുപ്ത സാമ്രാജ്യമാണ്. അത് പറയുന്നത് 300-400 AD 550 വരെ എന്ന ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ച് പറയും. ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന അന്നാണ് ഇവിടുത്തെ ശാസ്ത്രവും സാഹിത്യവും കലകളും എല്ലാം വളർച്ചയെ പ്രാപിച്ചത്. അന്ന് ബൗദ്ധന്മാർ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിൽ. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഹർഷന്റെ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെയാണ്. അതിനൊന്നും അത്രയും വ്യാപ്തി ഉണ്ടായിട്ടില്ല. കാരണം ആ സമയത്ത് ഇവിടെ ദക്ഷിണ ഇന്ത്യയിൽ ചക്രവർത്തിമാരെല്ലാം പ്രബലരായി. ചേര, പാണ്ഡ്യ, ചോളന്മാരെല്ലാം വന്നു അവർ സിലോൺ വരെ പോയി ശ്രീലങ്കയെ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പക്ഷേ ഭാരതം പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു സാർവഭൗമന്റെ കീഴിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ സംഭവത്തിനെയൊക്കെ ആയിരിക്കും ഭാഷകാരൻ, പിന്നെ അന്ന് ചരിത്രമൊന്നും എഴുതി വെച്ചിരുന്നില്ല, ഇതെല്ലാം പിൽക്കാലത്തുള്ള സൂചനകളിൽ നിന്ന് കിട്ടിയതാണ്. പിന്നീട് വരുന്നത് 13-ാം നൂറ്റാണ്ടിലാണ് മുസ്ലിങ്ങൾ ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് മുഗൾ സാമ്രാജ്യമാണ്. പിന്നെ ബ്രിട്ടീഷുകാരാണ് പിന്നെ മുഗൾ സാമ്രാജ്യത്തിന് മൊത്തം ആധിപത്യം സാധിച്ചില്ല. അവർക്കൊന്നും കേരളത്തിലൊന്നും ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ മുഴുവൻ ആധിപത്യത്തിലാക്കി. പിന്നെ വരുന്ന ഒരു സാമ്രാജ്യം അതാണ്. ഈ ഭാഷകാരന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാർവഭൗമ ചക്രവർത്തി ഇവിടെ ഉണ്ടായിരുന്നില്ല. ചെറിയ ചരിത്രബോധം ഉണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാവും. പിന്നെ ശങ്കര ദിഗ്വിജയത്തിലും പറയുന്നത് എന്താണ്, പല പല രാജാക്കന്മാരും ഇവിടെ ഭരിച്ചിരുന്നു. അപ്പൊ അത് എല്ലാം ഐതിഹ്യങ്ങളെ ആശ്രയിച്ചുണ്ടാക്കിയതാണ്. കാരണം ശങ്കരാചാര്യരുടെ കാലത്തിന് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ശങ്കര ദിവിജയങ്ങൾ ചിസുകാചാര്യര് വിദ്യാരണ്യ സ്വാമിയൊക്കെ ഉണ്ടാക്കുന്നത്. അത് കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. ഏത് ശങ്കരനാണ്, ആദിശങ്കരനാണോ അതോ അഭിനവ ശങ്കരനാണോ, ഇക്കാര്യത്തിലൊന്നും തീർച്ച വന്നിട്ടില്ല. ആരെ കുറിച്ചാണ് ആ കഥകളെല്ലാം ഉണ്ടാക്കിയത്? എന്തായാലും ശരി, ഇവിടെ പറയുന്നത് ശങ്കരാചാര്യ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു സാർവഭൗമ ചക്രവർത്തി ഇല്ല, അതിന് മുമ്പും പിമ്പും ഒന്നുമില്ല. അതുകൊണ്ട് പണ്ടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് സർവഭൂമിയരധിപ സർവഭൂമിക്കും അധിപ അന്ന് സർവഭൂമി എന്ന് പറയുന്നത് കൊണ്ട് ഇന്നത്തെ അമേരിക്കയും ഓസ്ട്രേലിയയും ഒന്നും ഇല്ല. അതിനെക്കുറിച്ചൊന്നും ഒന്നും വലിയ പിടിപാടുണ്ടായിരുന്നില്ല. ജംബുദ്വീപം, ഭാരതവർഷം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം, പിന്നെ ബാക്കിയുള്ള എന്താണ് ദ്വീപസമൂഹങ്ങളെക്കുറിച്ചും അത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ പോലെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണകളൊന്നുമില്ല. കൂടുതൽ കൽപ്പനകളാണ് മേരു ഇതൊക്കെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഭൂമിശാസ്ത്രമായിട്ട് ശരിക്കും ഒത്തുവരുന്നതല്ല. പിന്നെ ചിലരൊക്കെ പറയും അത് തന്നെ ഇത് തന്നെ എന്ന് പറഞ്ഞു പറയുമെങ്കിലും അതൊക്കെ കുറെ കൽപ്പനകളും അതിശയോക്തികളും മറ്റുമൊക്കെയാണ്. എന്താണ് ഇവിടെ ഭാഷകാരൻ തുടക്കം പറയുന്നു, എന്താണ് ഇന്നൊരു സാർവഭൗമ ചക്രവർത്തി ഇല്ല, പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അതും ഗുപ്തരാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് വൈശ്യ ചക്രവർത്തിമാരെന്നാണ് ചരിത്രകാരന്മാർ പൊതുവെ പറയുന്നു. ഗുപ്തശബ്ദം ഇന്ന് ഉപയോഗിക്കുന്ന വൈശ്യർക്ക് വേണ്ടിയിട്ടാണ്. അത് എന്തോ ആയിക്കൊള്ളട്ടെ. ഇവിടെ പറയുന്നത് മുമ്പ് സാർവഭൗമനായ ക്ഷത്രിയൻ ഈ ഭാരതം ഭരിച്ചിരുന്നു. ഇത് ഭാരതത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇന്ന് അങ്ങനെ ഇല്ല എന്നാണ്. പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഇദാനീം ഇവ അന്യദാവി എന്ന് വെച്ചാൽ പൂർവ്വകാലത്ത് ഉദ്ദേശിച്ച് പറയുന്നു. അന്യസ്മിൻ കാലേ സാർവഭൗമ ക്ഷത്രിയോ അസ്ഥിതി പക്ഷ, സാർവഭൗമനായ ക്ഷത്രിയൻ ചക്രവർത്തി ഇന്നില്ലാത്തതുപോലെ പണ്ടും ഇല്ലായിരുന്നു എന്ന് പറയാൻ പാടില്ല, ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഭാഷകാരൻ പറയുന്നത് പുരാണങ്ങളും ഇതിഹാസങ്ങളും വെച്ച് ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ സാഹിത്യകൃതികളും മറ്റും. അത് അങ്ങനെ പറയുന്നതും ആകാം, കാരണം കാളിദാസന്റെ കൃതികളിലും മറ്റുമൊക്കെ ദിലീപനും മറ്റും ദിഗ്വിജയം നടത്തിയെന്നും ഇങ്ങ് കേരളം വരെ കീഴ്പ്പെടുത്തി ഇതെല്ലാം ഒരു ചക്രവർത്തിയുടെ കീഴിലാക്കി എന്നെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും പറയുന്നു. പിന്നെ അർജുനനെ കുറിച്ചും മറ്റും പറയുന്നുണ്ടല്ലോ ഇതിഹാസങ്ങൾ. അല്ലാതെ ഇന്ന് പറയുന്ന പോലെയുള്ള ചരിത്ര ദൃഷ്ടിയിൽ പറയണമെന്നില്ല. ഇതിഹാസ പുരാണങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഭാഷകാരൻ ഇവിടെ പ്രാമാണികമായി സ്വീകരിച്ചിരിക്കുന്ന തന്നെ ഇതിഹാസം പുരാണ സ്മൃതികളാണ്. എന്നുവെച്ചാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ചരിത്രത്തിൻ്റെ സൂചനകളൊക്കെ കിട്ടുന്ന ആരാണ്? ചൈനീസുകാർ കൂടെ വന്നത്, അലക്സാണ്ടർ കൂടെ വന്ന കുറേ ആൾക്കാർ, അവരുടെയൊക്കെ വിവരണങ്ങളിൽ നിന്നാണ് പുരാതന ഭാരതത്തെ കുറിച്ച് ചെറിയ ഒരു അറിവ് കിട്ടുന്നത്. അത് ഇതിഹാസ പുരാണങ്ങളിലും അതിൻ്റെ ചില സൂചനകളുണ്ട്. അതിൽ കുറേ കൽപ്പനകളും ചരിത്രവും എല്ലാം അത് കൂടിക്കലർന്നതാണ്. എന്തായാലും ഭാഷകാരൻ പറയുന്നത് അങ്ങനെ സാർവഭൗമ ചക്രവർത്തി ഇന്നില്ല, അതുകൊണ്ട് മുമ്പില്ല എന്ന് കരുതാൻ പാടില്ല. ഇതാണ് ഭാഷകാരന്റെ കാലത്തെക്കുറിച്ച് ചിലരുടെ സൂചനകളായിട്ടെടുക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ തദശ രാജസൂയാദി ചോദന ഉപരു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയുന്നത് പിന്നെ രാജസൂയം ആർക്കു വേണ്ടി വിധിച്ചു? വേദങ്ങളിൽ രാജസൂയേന യജേത എന്നും മറ്റും വിധിച്ചിരിക്കുന്നു. ഇതിഹാസ പുരാണങ്ങളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം പറയുന്നു ഒരു രാജാവ് ഇത്ര രാജസൂയം നടത്തി. എന്നുവെച്ചാൽ ഭാരതത്തിലുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് ധനം കൊണ്ടുവന്ന് രാജസൂയ യാഗം നടത്തി എന്ന് പറയുന്നുണ്ട് പുരാണങ്ങളും മറ്റും. അങ്ങനെ ഒരുപാട് ധനഞ്ജയന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു രാജസൂയം നടത്തിക്കഴിഞ്ഞാൽ അയാൾ സാർവഭൗമനാവും, സർവഭൂമിക്കും അധിപതിയാവും. അങ്ങനെയുള്ള ചക്രവർത്തിമാരെ കുറിച്ച് സാഹിത്യകൃതികളിലും പറയുന്നുണ്ട്, പുരാണ ഇതിഹാസങ്ങളിലും പറയുന്നുണ്ട്. അപ്പോ ഇനി അതാകാം. അങ്ങനെ ഒരു ചക്രവർത്തി ഇല്ലായിരുന്നെങ്കിൽ രാജസൂയം എന്ന് പറയുന്ന ഒരു യാഗം ഇന്ന് വരെ ആരും അനുഷ്ഠിച്ചിട്ടില്ല. ആ വിധി വ്യർത്ഥമായി പോകും, അതിന് ബാധ സംഭവിക്കും. മറ്റത് അത് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പുരാണ ഇതിഹാസങ്ങളിൽ സാഹിത്യകൃതികളിലും എല്ലാം പറയുന്നത്. അതുകൊണ്ട് മുമ്പ് സർവഭൗമ ചക്രവർത്തിമാർ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇദാനീം യുവച കാലാന്തരേപ്പി അവ്യവസ്ഥിത പ്രായാൻ വർണ്ണാശ്രമധർമാൻ പ്രതിജാനീത. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത് പറയുന്നത്. ഭാഷകാരൻ പറയുന്നു, തൻ്റെ ഈ കാലഘട്ടത്തിൽ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് അവ്യവസ്ഥിത പ്രായാൻ, മിക്കവാറും നഷ്ടപ്പെട്ടതുപോലെ എന്ത് വർണ്ണാശ്രമ വ്യവസ്ഥ. ഈ വർണ്ണ വ്യവസ്ഥ ആശ്രമ വ്യവസ്ഥ കുറേയൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ വർണ്ണവ്യവസ്ഥ ഭാഷ്യകാരന്റെ കാലഘട്ടത്തിൽ തന്നെ നഷ്ടപ്രായമായെന്ന് വെച്ചാൽ മിക്കവാറും നഷ്ടപ്പെട്ടാണ്. നമ്മൾ സാധാരണ പറയുന്നു മൃതപ്രായനായി എന്ന് പറഞ്ഞാൽ മരിക്കാറായി, മരണത്തോട് ഏകദേശം കൂട്ടിമുട്ടി കഴിഞ്ഞു, പിന്നെ രക്ഷപ്പെടുന്നതിനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ വർണ്ണവ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും എന്ന് പറയുന്ന ഈ ഭാഷ്യകാരന്റെ കാലഘട്ടത്തിൽ തന്നെ അത് മൃതപ്രായമായി എന്നാണ്. പിന്നെ പിന്നീടുള്ള കാലം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോ ഇവിടെ പൊതുവെ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വിദേശികളുടെ ആക്രമണം വന്നതിന് ശേഷമാണ് ഈ വർണ്ണവ്യവസ്ഥയൊക്കെ നശിച്ചു പോയതായാലും ഇപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ നിന്നിരുന്നു എന്ന് പറയും. പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ ആക്രമണം പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കുന്നത് നമ്മൾ പഠിച്ച ചരിത്രമനുസരിച്ച് 13-ാം നൂറ്റാണ്ടിലാണ്, സിക്കന്ദർ ഫത്ത്. അതിനു മുമ്പ് മുസ്ലിം സാമ്രാജ്യം വന്നിട്ടില്ല. അവർ കച്ചവടത്തിനൂടെ വന്നിട്ടുണ്ട് അറബികൾ. അപ്പോൾ വർണ്ണവ്യവസ്ഥ നഷ്ടപ്രായമായെന്ന് ശങ്കരാചാര്യർ പറയുമ്പോൾ അതെപ്പോൾ നശിച്ചു, ഏത് സമയത്താണ് നശിച്ചത്? ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് നശിച്ചത്. ആ കാലഘട്ടത്തിൽ അത് വർണ്ണ അത് നഷ്ടപ്രായമായെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആരാണ് നശിപ്പിച്ചത്? വിദേശികളൊന്നുമല്ല. വിദേശികൾ നശിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെ അതിനു മുമ്പ് ഇവിടെ വന്ന ആക്രമണം നടത്തിയത് പ്രധാനമായിട്ടും ഒന്ന് യവനന്മാരാണ്. അത് ബി സിയിലാണ് നടന്നു. യവനന്മാർ 325-ലോ മറ്റോണ് അലക്സാണ്ടറുടെ ആക്രമണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. അതിനുശേഷം ഇവിടെ നിന്ന്, കാരണം സുവർണകാലം ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന എവിടെയാ, ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ്. അന്നൂടെ ഇതെല്ലാം വളരെ ശക്തമായിരുന്നു. അത് നശിക്കുന്നത് ഹൂണന്മാരുടെ ആക്രമണം കൊണ്ടൊന്നാണ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആക്രമിക്കുന്നത് ഇവരെല്ലാം കൊള്ളക്കാരാണ്. ഇന്ത്യ ആക്രമിച്ചവരെല്ലാം കൊള്ളക്കാരായിരുന്നു. ഇവിടുത്തെ സമ്പത്ത് സമൃദ്ധിയൊക്കെ കൊള്ള ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ടാണ് ഹൂണ സാമ്രാജ്യം തകർന്നു, അല്ല ഗുപ്തന്മാരുടെ സാമ്രാജ്യമൊക്കെ തകർന്നത്. അപ്പോ മിക്കവാറും അതിനെ തുടർന്നും ഹർഷന്റെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഇതെല്ലാം നിലനിന്നിരുന്നു. അപ്പോൾ ഇത് ഈ വർണ്ണവ്യവസ്ഥയൊക്കെ ഏതൊരു വ്യവസ്ഥയും നശിക്കുന്നത് പോലെ ഇതെല്ലാം ക്രമേണ ക്രമേണ ദുർബലമായി നശിച്ചതാണ്. അത് ഭാഷകാരൻ പറയുന്നു, തൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് കേവല സ്മൃതികളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉള്ളൂ. ഈ വർണ്ണവ്യവസ്ഥയും മറ്റും ആശ്രമവ്യവസ്ഥയും മറ്റും വീണ്ടും ഈ കാലഘട്ടത്തിലൊക്കെ ഇതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് സ്മൃതികളും അതും ഇതുമൊക്കെ പിൽക്കാലത്ത് എഴുതിയത്. നൂറുകണക്കിന് സ്മൃതികൾ എഴുതി വെച്ച് ഇങ്ങനെ ഒരു വ്യവസ്ഥ കാണുന്നത്. പക്ഷേ അപ്പോഴേക്കും എന്താണ്, ഈ രാജസൂയം പോലെയുള്ള പരിപാടികൾ ചെയ്ത് ചെയ്ത് രാജ്യം മുഴുവൻ ശിഥിലമായി ദുർബലമായി. ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരായപ്പോൾ അതിന് ഒരു വ്യവസ്ഥ ഭാരതം മുഴുവൻ ഉണ്ടാക്കുന്നതിന് ആർക്കും കഴിയാതെ പോയി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിന് പ്രധാനമായ കാരണം ഈ രാജസൂയമാണ്. രാജാക്കന്മാരെല്ലാം തമ്മിത്തല്ലി അവിടെ ശക്തി ക്ഷയിച്ചു പോയി. അപ്പോൾ ഇതര വ്യവസ്ഥകളൊന്നും ഭാരതത്തിൽ പൊതുവെ നിലനിർത്താൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ ഏത് പുരാണമോ ഇതിഹാസമോ 18 പുരാണങ്ങളും എടുത്ത് വായിച്ചു, മുഴുവൻ അതിൽ യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. അതൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ചരിത്രം എടുത്ത് വായിച്ചാലും ശരി, എല്ലായിടത്തും യുദ്ധചരിത്രമാണ്. അത് ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ സ്വഭാവമാണ്, ഇങ്ങനെ ആക്രമിക്കുക, മേൽക്കോയ്മ നേടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതെല്ലാം നശിച്ചുപോയത്. വർണ്ണവ്യവസ്ഥയും ആഭ്യന്തര കലഹങ്ങളും കൊണ്ടെല്ലാം നശിച്ചുപോയി. അത് തന്നെ ഭാഷകാരനും പറയുന്നു നമ്മുടെ ഈ കാലം. പക്ഷേ ഭാഷകാരൻ അതിലെന്താണ്, ഇത്തരം ഒരു വ്യവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വർണ്ണവ്യവസ്ഥ പ്രത്യേകിച്ച് നിലനിൽക്കണം എന്നാഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടെന്താ, അപ്പോൾ സമൂഹം മുഴുവൻ പുരോഹിതന് അധീനമായിരിക്കും. അപ്പോൾ അതാണ് സമൂഹത്തിന് ശ്രേഷ്ഠമെന്നൊക്കെയാണ് ഭാഷകാരൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ അത് സാമൂഹ്യ നീതിയെ നിഷേധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഫലത്തിൽ വന്നത്. അതും ഭാരതത്തിൻ്റെ അധപതനത്തിന് കാരണമായി തീർന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്, അവ്യവസ്ഥിതമാണ്. അത് നമുക്കറിയാം, മഹാഭാരത കാലഘട്ടത്തിൽ തന്നെ അതിനുശേഷം തന്നെ വർണ്ണവ്യവസ്ഥയൊക്കെ ശിഥിലമായിപ്പോയി. അത് ഈ അർജുനൻ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ യുദ്ധങ്ങളുണ്ടായാൽ പറയുന്നുണ്ട് വർണ്ണവ്യവസ്ഥ നശിക്കും. മഹാഭാരതത്തിൽ എത്രയോ തവണയെന്ന് പറയുന്നുണ്ട് യുദ്ധം പാടില്ല, പരസ്പരം അടിച്ചു കഴിഞ്ഞാൽ ഈ വ്യവസ്ഥകളെല്ലാം നശിക്കും. വർണ്ണസങ്കര കാരകൈഹി, വർണ്ണസങ്കരത്തിന് ഹേതുക്കളായിരുന്ന ഇത്തരം യുദ്ധങ്ങൾ ഒരു വലിയ സാമൂഹിക വിപത്താണ് എന്ന് അർജുനനെ പറയുന്നു. മഹാഭാരതം വായിച്ചു എത്രയോ സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. വർണ്ണവ്യവസ്ഥയും ആശ്രമവ്യവസ്ഥയും ഇവിടെ നശിച്ചത് ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ടാണ്. അല്ല, പുറത്തുനിന്ന് ആരും വന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വന്ന് നശിപ്പിച്ചു എന്ന് പറയുന്നത് കള്ളക്കഥയാണ്. ഇവിടെ തമ്മിലടിച്ചാണ് അത്. ആ തമ്മിൽ അടിച്ച് നശിക്കുന്നതിന് കാരണം ഇവിടുത്തെ ഈ സ്മൃതികളും മറ്റുമാണെന്നതിന് കാരണം അതിലിങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചതുകൊണ്ടാണ് അത് നശിച്ചത്. ചരിത്രത്തെ അങ്ങനെ തിരുത്തി വേണം. നമ്മളെ പഠിപ്പിക്കുന്നത് തെറ്റായിട്ടാണ്. പരസ്പര വിദ്വേഷം ഉണ്ടാക്കത്തക്ക രീതിയിൽ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്, തെറ്റാണ്. ഇതാണ് തെളിവ്. ഭാഷകാരൻ തന്നെ പറയുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെ നശിച്ചുപോയി. അന്ന് ഇവരാരും കൂടെ വന്നിട്ടില്ല, മുസ്ലിമും വന്നിട്ടില്ല, ക്രിസ്ത്യാനിയും വന്നിട്ടില്ല. ഇതാരാ നശിപ്പിച്ചത്? അല്ലെങ്കിൽ ഭാഷകാരൻ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അർജുനൻ പറയാൻ പാടില്ലല്ലോ ഈ വർണ്ണവ്യവസ്ഥിതി നശിക്കും യുദ്ധം വന്നാലെന്ന്. അപ്പൊ അതിനൊരു തിരുത്തലാണ് പിന്നീട് പറയുന്നത്. എന്താണ് ഈ വർണ്ണം എന്ന് പറയുന്നത്? അങ്ങനെ നിലനിൽക്കേണ്ട ഒന്നല്ല, മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കേണ്ട ഒന്നാണ്. അത് ഗുണവും കർമ്മവും അനുസരിച്ചിട്ടാണ്. ഗുണവും കർമ്മവും അനുസരിച്ചാണെങ്കിൽ അത് സാമൂഹ്യ വ്യവസ്ഥിതി അല്ലല്ലോ. പക്ഷെ ഭാഷകാരൻ ഇവിടെ അങ്ങനെയല്ല, അതൊരു സാമൂഹ്യ വ്യവസ്ഥിതിയായി നിലനിൽക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു. അങ്ങനെ സാമൂഹിക വ്യവസ്ഥിതിയായി നിലനിൽക്കണം. അങ്ങനെ ഒരു വർണ്ണവ്യവസ്ഥയിൽ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ കേൾക്കാൻ അനുഷ്ഠിക്കുകയും ചെയ്യണം. അത് ശരിയുമായിരുന്നു. ഭാഷകാരൻ പറയുന്ന ഈ അദ്വൈത സിദ്ധാന്തം ശരിയായി നിലനിൽക്കണമെങ്കിൽ ഒരു വർണ്ണവ്യവസ്ഥയിലേ സാധ്യമാകും. അങ്ങനെ ഒരു വർണ്ണവ്യവസ്ഥ ഇല്ലെങ്കിൽ ഭാഷകാരൻ പറയുന്ന ഈ പറയുന്ന അദ്വൈതവും നിലനിൽക്കത്തില്ല. അപ്പോ ഭാഷകാരൻ പറയുന്ന അദ്വൈതം, അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയം, അത് ബാഹ്യമായ ഒരു സമൂഹത്തിൻ്റെ വ്യവസ്ഥയെ ആശ്രയിക്കുന്നതല്ല. പക്ഷെ ഭാഷകാരൻ പറയുന്ന അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? അത് സമൂഹ വ്യവസ്ഥയിൽ കൂടി നിലനിൽക്കേണ്ട ഒന്നാണ്. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ള ഈ ഭേദം നിലനിർത്തിക്കൊണ്ട് അതിലുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളെയും നിലനിർത്തിക്കൊണ്ട് അതിലൂടെ നിലനിർത്താനാണ് ഭാഷകാരൻ താല്പര്യപ്പെട്ടിരുന്നത്. പക്ഷെ കാലം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒന്നിനും വേണ്ടി നിന്നു കൊടുക്കത്തില്ലല്ലോ. പിന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിണാമത്തിൽ ഓരോ കാലങ്ങളിലും നല്ലതും ചീത്തയൊക്കെ സംഭവിക്കും. എന്ത് സംഭവിക്കുന്നതിലും കുറെ നല്ല കാര്യങ്ങളും കാണും, ചീത്ത കാര്യങ്ങളും കാണും. സമൂഹം വളർന്ന് മുമ്പോട്ട് പോകുമ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെടും, അതിൽ നല്ലതും നഷ്ടപ്പെടും, ചീത്തയും നഷ്ടപ്പെടും. വീണ്ടും പുതിയ നന്മകളും തിന്മകളും വരും. അതിങ്ങനെ സമൂഹം പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഒന്ന് നന്മ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, തിന്മ മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഇടകളാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ വർണ്ണ വ്യവസ്ഥയും മറ്റും ഗുണം ചെയ്തിരിക്കാം, ദോഷവും ചെയ്തിരിക്കാം. പക്ഷെ കാലം മാറിയപ്പോൾ അതെല്ലാം പോയി. എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഭാഷകാരന്റെ കാലഘട്ടത്തിലൊക്കെ നഷ്ടപ്രായമായിരുന്നു. അതിനും ആൾക്കാർ കുറ്റം പറയുന്ന ബുദ്ധനെയാണ്. അതും അർത്ഥശൂന്യമായ കാര്യമാണ്. ഭാഷകാരൻ ഏത് കാലത്ത് ജീവിച്ചിരുന്നു? ബുദ്ധനും 1000 വർഷം കഴിഞ്ഞിട്ടാണ്. BC 500 ബുദ്ധൻ വന്നത്. പിന്നെ ഭാഷകാരൻ ജീവിച്ചിരുന്നതോ 1500 വർഷം എങ്കിലും ആവും. അപ്പോൾ വർണ്ണവ്യവസ്ഥ നശിക്കുന്നതിന് ബുദ്ധനെ കുറ്റം പറയുന്നതിന് എന്താ കാര്യം? ഒരർത്ഥം. കാരണം അതിനുശേഷം കൂടെ പ്രബലന്മാരായ ഹിന്ദു ചക്രവർത്തിമാർ വന്നു, അവരതിനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു, നിന്നില്ല. അപ്പോൾ അത് കാലത്തിൽ സംഭവിക്കുന്ന അനിവാര്യമായ മാറ്റങ്ങളാണ്. നന്മ കൊണ്ട് അത് കുറേ കാലം നിൽക്കും, തിന്മ കൊണ്ട് അത് നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോയതാണ്. അതിന് പ്രധാനമായ കാരണം ഈ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ടാണ് നശിച്ചത്. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധൻ എതിർത്ത് എന്തിനാണ്? വൈദിക ഹിംസയാണ് എതിർത്ത്. ആ വൈദിക ഹിംസയ്ക്ക് കാരണമായതുകൊണ്ട് പൗരോഹിത്യത്തെ എതിർത്തു, വേദപ്രാമാണ്യത്തെ എതിർത്തു. അതുകൊണ്ടാണ് അതിനെല്ലാം എതിർത്തത്. ഇതാനുമേവ ച കാലാന്തരേപി അവ്യവസ്ഥിത പ്രായാൻ വർണ്ണാശ്രമ ധർമാൻ പ്രതിജാനീത. കാലാന്തരത്തിലും വർണ്ണാശ്രമ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പാടില്ല, മുമ്പുണ്ടായിരുന്നു എന്നാണ്. തദശ്ച വ്യവസ്ഥാവിധായി ശാസ്ത്രം അനർത്ഥതസ്യ. അങ്ങനെ കരുതിയാൽ ആ വർണ്ണ വ്യവസ്ഥയ്ക്കനുസരിച്ച് ആശ്രമ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഓരോ നിയമങ്ങളെല്ലാം പറയുന്ന ശാസ്ത്രങ്ങളെല്ലാം വ്യർത്ഥമായി തീരും. അങ്ങനെ വർണ്ണവ്യവസ്ഥ നഷ്ടപ്രായമാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും വ്യക്തമാണൊരു കാര്യം. എന്താണ് വർണ്ണവ്യവസ്ഥ നഷ്ടപ്രായമാണ്, നശിച്ചതുപോലെയാണെങ്കിൽ ആ വർണ്ണവ്യവസ്ഥയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്ന വിധികളെല്ലാം ഇന്നും നിലവിലില്ല. അത് നശിച്ചതായി തന്നെ കണക്കാക്കുന്നു. അതിനെ ഇന്ന് വീണ്ടും അതിനെ ആശ്രയിക്കുന്നത് ശരിയല്ല എന്നാണ്. അതാണ് തദശ്ച വ്യവസ്ഥാവിധായി ശാസ്ത്രം അനർത്ഥവും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളെല്ലാം ഇന്ന് അനർത്ഥകമാണ്. വർണ്ണത്തെ ആശ്രയിച്ച് എന്തെല്ലാം വിധികൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇന്ന് അനർത്ഥകമാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു വ്യവസ്ഥ ഇന്നില്ല. വീണ്ടും അത് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല, നശിച്ചേ പോകും. അങ്ങനെ നിലനിർത്താൻ ആരൊക്കെ എത്ര ശ്രമിച്ചാലും ശരി നിലനിൽക്കത്തില്ല. അത് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നാലും ഭാഷ്യകാരന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു വർണ്ണ വ്യവസ്ഥ പുലർന്നു കാണുന്നു, അതിലുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളും പുലർന്നു കാണുന്നു, ശൂദ്രൻ നശിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാലം മാറി വന്നപ്പോ അതെല്ലാം പോയി. തസ്മാ ധർമ്മോത്കർഷവശാ ചിരന്തനാഹ ദേവാദിഹി പ്രത്യക്ഷം ഓവജഹ്രുതി ശ്രശ്യതി. അതുകൊണ്ട് ഒന്ന് കണക്കാക്കാം, ധർമ്മാധിക്യം കൊണ്ട്, പുണ്യത്തിന്റെ ആധിക്യം കൊണ്ട് ഇന്നുള്ള മനുഷ്യർക്ക് ആ പുണ്യമില്ല, തനിക്കുണ്ടെന്നും പറയുന്നില്ല. അത്രയും പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ വർണ്ണവ്യവസ്ഥ ഒക്കെ പിന്തുടർന്നിട്ട് ശൂദ്രനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും? ഒരിക്കലും ശ്രമിക്കത്തില്ല. അപ്പൊ ഭാഷകാരനും സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ്. ഇതിന്ന് വ്യക്തമാണ്, സാധാരണ ഒരു മനുഷ്യൻ. പക്ഷെ വലിയൊരു ശാസ്ത്ര പണ്ഡിതനായിരുന്നു. തന്റെ പാണ്ഡിത്യം ഉപയോഗിച്ചിട്ട് സമൂഹത്തിൽ താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ നിലനിർത്താൻ ആഗ്രഹിച്ച ഒരു വലിയ ശാസ്ത്ര പണ്ഡിതൻ. അപ്പോ അത്ര വലിയ പുണ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഈ ദേവന്മാരുമായിട്ടൊക്കെ വ്യാസനെ പോലെ വർത്തമാനം പറയാനും മറ്റും കഴിയുമായിരുന്നു. തനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പൂർവികന്മാർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ധർമ്മോത്കർഷവശാ പുണ്യാധിക്യം കൊണ്ട് ചിരന്തനാഹ പൂർവികന്മാരായ ഋഷിമാര് ദേവാദിഭി പ്രത്യക്ഷം വ്യവജഹ്രുഹു. ദേവാദികളുമായി പ്രത്യക്ഷമായി വ്യവഹരിച്ചിരുന്നു. പ്രത്യക്ഷം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നു. കണ്ണുകൊണ്ട് അവരെ കാണുകയും വാഗേന്ദ്രിയം കൊണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ കരുതുന്നതാണ് ശ്രിഷ്യത്. അതാണ് ഉത്തമം. എന്തുകൊണ്ട്? പുരാണ ഇതിഹാസങ്ങളെല്ലാം അതിന് പ്രമാണമാണ്. ഇതല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. പുരാണ ഇതിഹാസങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ കരുതുന്നതാണ് ശ്രേഷ്ഠം. അപ്പൊ ജസ്മരന്തി പറയുന്നു, അതിനി പ്രമാണമായിട്ട് എന്താ പറയാനുള്ളത്? തന്റെ കയ്യിൽ സ്വാധ്യായ ഇഷ്ടദേവത സംപ്രയോഗ അവിടെ പറയുന്നത്. പതഞ്ജലിയുടെ സൂത്രത്തെയാണ് പറയുന്നത്. പതഞ്ജലിയുടെ രണ്ടാം അധ്യായത്തിലെ സൂത്രം പറയുന്നു, സ്വാധ്യായം കൊണ്ട് കാരണം അവിടെ യമനിയമങ്ങളെ കുറിച്ച് പറയുമ്പം ഇത് പറയുന്നുണ്ട്. തപസ്വാധ്യായം തുടങ്ങിയവ നിയമങ്ങളാണെന്ന് പറയുന്നുണ്ട്, യോഗ്യയുടെ നിയമങ്ങളാണ്. അവിടെ സ്വാധ്യായം അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാധ്യായത്തിനോട് വ്യാസൻ അർത്ഥം പറയുന്നത് പ്രണവജപം അല്ലെങ്കിൽ മോക്ഷശാസ്ത്രങ്ങളുടെ അധ്യയനം. മുക്തിക്ക് ഉപകരിക്കുന്ന ശാസ്ത്രങ്ങൾ ഏതായാലും ശരി, അതിൻ്റെ അധ്യയനമാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. യോഗിക്ക് വിധിച്ചിരിക്കുന്ന കാര്യമാണത്. യോഗി ഒന്നെങ്കിൽ പ്രണവത്തെ ജപിക്കുക, തസ്യ വാചക പ്രണവ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ. ഈശ്വരന്റെ വാചകമാണ് തജ്ജപ, തദർത്ഥ ഭാവന, അതിനെ ജപിക്കുക, ആവർത്തിക്കുക, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഭാവന ചെയ്യുക, ധ്യാനിക്കുക, ഇതെല്ലാം യോഗ സാധനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നു സ്വാധ്യായം കൊണ്ട് ഇഷ്ടദേവതയുമായിട്ടുള്ള സംപ്രയോഗം അവരെ ഈ പറയുന്ന രീതിയിൽ അവരുടെ പ്രത്യക്ഷം അവരുമായിട്ടുള്ള വ്യവഹാരം ഇത്തരം കാര്യങ്ങളെല്ലാം യോഗിക്ക് സാധ്യമാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ ഭാഷ്യകാരൻ ഇവിടെ പ്രമാണമായി എടുത്തിരിക്കുകയാണ്. പൂർവ്വകാലങ്ങളിൽ ഇങ്ങനെ ദേവതാ സംപ്രയോഗം ഉണ്ടായിരുന്നു എന്നുള്ളതിന് പതഞ്ജലി പ്രമാണമാണ്. പതഞ്ജലിയുടെ യോഗ മാർഗത്തെ മുക്തിക്ക് സാധനമായി ഭാഷ്യകാരൻ സ്വീകരിക്കുന്നില്ല. ഏതേന യോഗ പ്രത്യുക്ത എന്ന് പറയുന്ന ഭാഗത്ത് യോഗ പ്രത്യുക്തി അധികരണത്തിൽ അത് വിശദമായി ചർച്ച ചെയ്ത് നിഷേധിക്കുന്നുണ്ട്. എങ്കിലും യമനിയമാദി സാധനകളെ അദ്വൈതിക്ക് സമ്മതമാണ് എന്നവിടെ പറയുന്നുണ്ട്. മനസ്സിന്റെ ഏകാഗ്രത രൂപത്തിലുള്ള സമാധി പര്യന്തമുള്ള കാര്യങ്ങൾ അദ്വൈതിക്കും സ്വീകാര്യമാണെന്ന് പറയുന്നുണ്ട്. അവിടെ പുരാണ ഇതിഹാസങ്ങൾ കൂടാതെ യോഗസൂത്രത്തെ ദേവതാ പ്രത്യക്ഷത്തിന് ഇവിടെ പ്രമാണമായിട്ട് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ യോഗികൾക്ക് പൂർവ്വകാലങ്ങളിൽ അത് സാധ്യമായിരുന്നു. എന്നാൽ തൻ്റെ കാലത്തിൽ ഏതെങ്കിലും ഒരു യോഗി അങ്ങനെ സ്വാധ്യായം കൊണ്ട് ഇഷ്ടദേവതയുമായിട്ട് പ്രത്യക്ഷ വ്യവഹാരം നടത്തുന്നു ഇതായിട്ട് ഭാഷ്യകാരൻ അറിവുള്ളതായി പറയുന്നില്ല. മുമ്പ് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നാണ്. അല്ലെങ്കിൽ തൻ്റെ കാര്യം പറയുന്നില്ല. ഞാൻ ഭാഷ്യകാരനെ കുറിച്ച് എല്ലാവരും പറയുന്നതാണ് ആദ്യം വലിയ യോഗിയായിരുന്നു, ആകാശത്തോടി സഞ്ചരിച്ചിരുന്നു. അങ്ങനെയുള്ള യോഗസിദ്ധികൾ അണിമാതി ഐശ്വര്യങ്ങളുണ്ടെങ്കിൽ ഭാഷ്യകാരൻ എല്ലാ പൂർവികന്മാർക്ക് അങ്ങനെ ഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല ഐശ്വര്യത്തെ കുറിച്ച് പറയുന്നിടത്തും. അത് എന്തെങ്കിലും ശരി തൻ്റെ കാര്യം പറയേണ്ട, കാരണം അത് ചിലപ്പോൾ ഒരു ഔദ്ധത്യമായി പോകും. പക്ഷെ ഈ കാലഘട്ടത്തിലും അങ്ങനെ ആൾക്കാർ എന്ന് പറയുന്നില്ല. എല്ലാം പൂർവികന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇതിനാണ് ഇതെല്ലാം ശാസ്ത്ര പ്രമാണ ഏകഗമ്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ശാസ്ത്രങ്ങളിൽ പറയുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിലും ആരെങ്കിലും ഈ പറയുന്ന സാധനങ്ങൾ യോഗസൂത്രത്തിൽ പറയുന്ന സാധനകൾ അനുഷ്ഠിച്ച് ആ രീതിയിൽ അവിടെ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും സിദ്ധിവിശേഷങ്ങൾ സ്വായത്തമാക്കിയതായിട്ട് ഇന്നും കാണുന്നില്ല. ചില മനുഷ്യരിൽ മറ്റ് മനുഷ്യർക്കില്ലാത്ത രീതിയിലുള്ള വിശേഷ സിദ്ധികളെല്ലാം പ്രകടമായി ഇന്നും കാണുന്നുണ്ട്. പക്ഷെ അവരാരും ഇത്തരം സാധനങ്ങൾ ചെയ്തതായിട്ടുള്ളതിന് തെളിവുമില്ല. കാരണം എന്തുകൊണ്ട്? ഇതെല്ലാം ശരിയായ രീതി ഉപദേശിച്ചു കൊടുക്കുന്ന പരമ്പര ഇന്ന് നിലനിൽക്കുന്നുമില്ല. അങ്ങനെ ഒരു കാരണം, ഇതെല്ലാം ഓരോ സമ്പ്രദായങ്ങളാണല്ലോ യോഗമെന്നും മറ്റും പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സമ്പ്രദായം ഇത് കൃത്യമായി ഇതെല്ലാം, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇന്നിപ്പോൾ ഓരോരുത്തർ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഓരോ യോഗ സമ്പ്രദായങ്ങൾ. പൂർവികമായ സമ്പ്രദായം അങ്ങനെ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് ആൾക്കാർ എന്തിനാ പുതിയ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കുന്നു? അപ്പോൾ പൂർവ സമ്പ്രദായം എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല. പിന്നെ ആ സമ്പ്രദായം എങ്ങനെ നിലനിൽക്കുന്നു? ഗ്രന്ഥങ്ങളിലൂടെ, യോഗസൂത്രങ്ങളിലൂടെ. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ചിലതൊക്കെ ചെയ്യാം. അതിനപ്പുറമൊന്നുമില്ല. പിന്നെ ഭാഷ്യകാരൻ പറയുന്നുണ്ട് വ്യക്തികളിൽ ജ്ഞാന താരതമ്യം ശക്തി താരതമ്യം എല്ലാം ഉണ്ട്. അതിന്നും കാണുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഒരാൾക്കില്ലാത്ത ചില സിദ്ധി വിശേഷങ്ങളോ സാമർത്ഥ്യ വിശേഷങ്ങളും എല്ലാം മറ്റു മനുഷ്യരിൽ കാണാനുണ്ട്. പക്ഷെ അതിനൊന്നും ഈ പറയുന്ന ഒരു സമ്പ്രദായം ഹേതുവാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരു സമ്പ്രദായങ്ങളിലും പെടാത്ത ആൾക്കാരെ തന്നെ ജന്മനാൾ തന്നെ അലൗകികമായ സിദ്ധിവിശേഷങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ ഇന്ന് സിദ്ധന്മാരിൽ ആയിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നവരും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ ശിക്ഷിതരായിട്ട് കാണുന്നുമില്ല. ഇതിനൊക്കെ മനസ്സിലാക്കാനുള്ളത് എന്താണ്? ആ പാരമ്പര്യങ്ങളൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേവലം ഗ്രന്ഥങ്ങളിലൂടെ കുറേയൊക്കെ നിലനിൽക്കുന്നു, അനുഷ്ഠാനത്തിലൂടെ അത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു തൻ്റെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലെന്നാണ്. പൂർവികമായി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. യോഗോ അപി അണിമാതി ഐശ്വര്യ പ്രാപ്തി ബൃഹത് സ്മരിയമാണോ നശക്യതേ സാഹസം മാത്രമാണ് പ്രത്യേകം. ഇനി യോഗത്തെ കുറിച്ച് തന്നെ എടുത്തു പറയും. യോഗത്തിൽ എന്താണ് അണിമാതി ഐശ്വര്യപ്രാപ്തി ഫല? യോഗത്തിൽ നിന്ന് അണിമാതി ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്മരിയമാണ്. എന്ന് വെച്ചാൽ അത് സ്മൃതികളിൽ പറയുന്നു എന്നാണ്. സ്മൃതികൾ പറയുന്നു, യോഗസ്മൃതി, യോഗസൂത്രം എന്ന് പറഞ്ഞ യോഗസ്മൃതിയാണ്. അപ്പൊ ഇത്തരം സ്മൃതികളിൽ പറയുന്നു. അവിടെ വിഭൂതിപാദം ഉണ്ടല്ലോ, എന്തെല്ലാം അത്ഭുതകരമായ സിദ്ധികളെ കുറിച്ച് പറയുന്നു. അപ്പൊ സ്മൃതി പ്രമാണം അതിനപ്പുറമായിട്ട് വേറൊന്നും ഭാഷകാരൻ പറയുന്നു. അപ്പോ ഭാഷകാരൻ അങ്ങനെ യോഗാദി യോഗ അഭ്യാസത്തിലൂടെയോ അല്ലാതെയോ അണിമാതി ഐശ്വര്യങ്ങളെ പ്രാപിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് എന്റെ അനുഭവമാണ് എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ തന്റെ കാര്യം പറയേണ്ട, എന്റെ ഗുരുവിന്റെ അനുഭവം എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം പ്രചരിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ കെട്ടുകഥകളാണ്, പ്രാമാണികമല്ല. പിന്നെ ആസ്തികന്മാര് ഇത്തരം ശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം വിശ്വസിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ഇന്ന് പല വ്യക്തികളിലും അത്ഭുതങ്ങൾ കാണുന്നുമുണ്ട്. ഇതിനപ്പുറം ഭക്ഷ്യകാരനെ സംബന്ധിച്ച് പറയുന്നതിനൊന്നും യാതൊരു പ്രമാണവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്മൃതികളിൽ അണിമാതി ഐശ്വര്യങ്ങളെ കുറിച്ച് പറയുന്നൊന്നും പറയേണ്ട കാര്യമില്ല. തന്നെ കുറിച്ച് പറയേണ്ട, ഔദ്ധത്യം ഒഴിവാക്കാൻ എന്റെ ഗുരുവിനുണ്ടായിരുന്നെന്ന് പറയാമല്ലോ. അങ്ങനെ ഒരു ഗുരുവിനെ കുറിച്ച് കഥകളിൽ പറയുന്നുണ്ടല്ലോ, അതൊന്നും പറയുന്നില്ല. തന്റെ കാലഘട്ടത്തിൽ ഒരാൾ ഉണ്ടെന്ന് പോലും ഇവിടെ പറയുന്നില്ല. അത് ഈ സന്ദർഭത്തിൽ പറയേണ്ടായിരുന്നു, ഇവിടെ പറയുന്നുണ്ട്. ചിലടത്ത് പറയുന്നുണ്ട് ഇതാണീ ചില ആൾക്കാരിലും ചില സിദ്ധി വിശേഷങ്ങൾ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഏത് കാലഘട്ടത്തിലും നമ്മളത് കാണുന്നുണ്ട്. നമുക്കില്ലാത്ത കഴിവുള്ളവരെ നമ്മളെപ്പോഴും കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുപാട്. അതിനപ്പുറം നമ്മളിന്ന് കാണുന്നതിൽ കൂടുതലായി ഭാഷകാരനും ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന എന്ത്, യോഗോപി അണിമാതി ഐശ്വര്യപ്രാപ്തി ഫല. അണിമാതി ഐശ്വര്യങ്ങളെ പ്രാപിച്ചാൽ അതിന്റെ ഫലമായി കാണും. അത് യോഗത്തിന്റെ ഫലമാണ്. യോഗം അങ്ങനെയാണ്, അണിമാതി ഐശ്വര്യപ്രാപ്തിയാകുന്ന ഫലത്തോടു കൂടിയതാണ്. അങ്ങനെയുള്ളത് സ്മരിയമാണ്. സ്മൃതികളിൽ പറയുന്നുണ്ട് യോഗസ്മൃതി. എത്ര യോഗ സ്മൃതികളുണ്ട്, പടയോഗം, പാതഞ്ജല യോഗം, അങ്ങനെ നിരവധി യോഗങ്ങളുണ്ട്. നശക്യതേ സാഹസം മാത്രമാണ് പ്രത്യാഖ്യാതം. അത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് ശരിയുമാണ്. എന്തായാലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു. ഇന്ന് പലരും പറയാതെ ഭാവനയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. പുഷ്പക വിമാനം പോലെ ഒരു ഭാവനയാണ്. അല്ലാതെ അതിനപ്പുറം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെ ചിലർ പറയും. ഇതൊക്കെ ഭാവനയാണെന്ന് പക്ഷെ പറയുന്നു. അങ്ങനെ ഭാവനയെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റത്തില്ല. അതെന്താണ്, ഇത്തരം ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മുമ്പ് സംഭവിച്ചിരിക്കണം എന്നതിലപ്പുറം അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധ്യമല്ല. അത് ഉണ്ടെന്ന് കരുതുന്നു. ഇന്നും അങ്ങനെയുള്ള ഐശ്വര്യയുക്തരായ യോഗികളെയും മറ്റും കാണുന്നു. അതിനെക്കുറിച്ച് കൂടുതലായി നമുക്കറിയാൻ പറ്റില്ലെന്നുള്ളൂ. എങ്ങനെ അതുണ്ടായി, അത്ഭുത സിദ്ധികൾ കാണിക്കുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായും മുമ്പുണ്ടായിരിക്കണം എന്ന് കരുതാം എന്നാണ്. ശ്രുതിശ്ച യോഗ മഹാത്മ്യം പ്രഖ്യാപയതി, ശ്രുതിയും പറയുന്നുണ്ട്. ഭക്ഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശ്രുതിയാണ്. ശ്രുതി പറഞ്ഞു, അത് സ്വീകരിച്ചേ മതിയാവും. ശ്രുതി മനുഷ്യനാണ് പറഞ്ഞെന്നുള്ള അംഗീകരിക്കുന്നുമില്ല. അവിടെയാണ് ദൈവം പറഞ്ഞാണ്, ഈശ്വരൻ പറഞ്ഞാണ്. പൃഥ്വിതേജോ അനിലേ സമുദ്ധിതേ പഞ്ചാത്മകേ യോഗഗ്നേ പ്രവൃത്തേ ന തസ്യ രോഗോ ന ജരാ ന മൃത്യു പ്രാപ്തസ്യ യോഗ അഗ്നിമയം ശരീരം. ഇവിടെ പറയുന്നു ഇത് ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. പാദതലം ആരഭ്യ ആ ജാനോഹോ ജാനുരാനാഭേ നാഭേരാഗ്രീവം ഗ്രീവായശ്ച ആകേശപ്രരോഹം തദശ്ച ബ്രഹ്മരന്ധ്രം ക്രമേണ പ്രതിവ്യാധിധാരണയാ പ്രതിവ്യാപ്പ് തേജസ് വായു ആകാശം ഇതിനെയെല്ലാം ധാരണ ചെയ്യുന്നു അതിനുള്ള സ്ഥലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതൊക്കെ വ്യാഖ്യാനിക്കുന്ന പിന്നീട് വന്ന ശാസ്ത്രങ്ങളനുസരിച്ചിട്ടാണ്. പാദതലം ആരഭ്യ ജാനുഹോ പാദതലം തുടങ്ങി ജാനു മുട്ടുവരെ, ജാനുരാ നാഭേഹേ ജാനു തുടങ്ങി നാഭി വരെ, നാഭേരാ ഗ്രീവം നാഭി തുടങ്ങി കഴുത്ത് വരെ, ഗ്രീവായ അകേശപ്രരോഹം അവിടെ നിന്ന് തുടങ്ങി തലമുടി വരെ, തലയിലെ മുടി വരെ, തദശ്ച ആ ബ്രഹ്മരന്ധ്രം അവിടെ നിന്ന് ബ്രഹ്മരന്ധ്രം വരെ. എന്താണ്? പൃഥ്വ്യാധികളെ ധാരണ ചെയ്യുന്നു, പൃഥ്വ്യാധി തത്വങ്ങളെ ധാരണ ചെയ്യുന്നു എന്നാണ് യോഗി. അതാണ് ഇവിടെ പൃഥ്വി തേജോനിലഖേ സമുദ്ധിതേ പഞ്ചാത്മകേ യോഗഗുണേ പ്രവൃത്തേ. ഈ ധാരണകളെക്കുറിച്ച് യോഗശാസ്ത്രങ്ങളിലും തന്ത്രശാസ്ത്രങ്ങളിലും മറ്റും പറയുന്നുണ്ട്. അങ്ങനെ ധാരണ ചെയ്ത് പൃഥ്വ്യാധി പഞ്ചാത്മകേ ഭൂതസമുദായേ സമുദ്ധിതേ പ്രതിപത്തിദ്വാര വശീകൃതേ. അങ്ങനെ ധാരണയിലൂടെ ഈ ഭൂതങ്ങളെല്ലാം സ്വാധീനമാക്കിക്കഴിഞ്ഞാൽ പറയുന്നു യോഗ ഉണയിച്ച അണിമാതു പ്രവൃത്തി, അവിടെ അണിമാതി ഐശ്വര്യങ്ങൾ യോഗിയിൽ പ്രകടമാകുന്നു. അങ്ങനെ പ്രകടമാകുന്ന യോഗി തേജോമയം ദേഹം ദേഹം പ്രാപ്യ, ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ യോഗധാരണയിലൂടെ സ്വാധീനമാക്കിക്കഴിഞ്ഞാൽ യോഗിയുടെ ശരീരം തന്നെ സ്വയം തേജോമയമായി തീരുന്നു. യോഗ സിദ്ധിയുടെ ഫലമായി ശരീരത്തിന്റെ സ്വരൂപം തന്നെ മാറുന്നു. അങ്ങനെയുള്ള യോഗി എന്ത് ചെയ്യുന്നു? ദേഹം പ്രാപ്തസ്യ യോഗിന ന ജരാദിസംഗതി. ഇവിടെ പറയുന്ന അങ്ങനെയുള്ള യോഗിക്ക് ജരാദികൾ ബാധിക്കുന്നില്ല യോഗിയെ എന്നാണ്. ജര ബാധിക്കുന്നില്ല. ഇന്ന് നമ്മൾ അത്ഭുതങ്ങൾ കാണിക്കുന്ന യോഗികളെന്ന് പറയുന്നവർക്കും നമ്മുടെ കാലത്തൊന്നുമില്ല, എല്ലാവർക്കും ജരാനിരകളെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് ഈ പറയുന്ന ശ്രുതി പറയുന്ന യോഗി എന്ന് പറയാനും പറ്റില്ല. ചിലർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ പോലെ എല്ലാവരും തന്നെ സാധാരണ മനുഷ്യരെ പോലെ അവസാനം ജരാരോഗങ്ങൾക്കെല്ലാം വിധേയരായി സാധാരണ മനുഷ്യനെ പോലെ വലിച്ചു വലിച്ചു ചത്തതായിട്ടാണ് ചരിത്രം. പിന്നെ ഈ യോഗശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ശ്രുതി പറയുന്ന യോഗാഭ്യാസം കൊണ്ട് സ്വയം ശരീരം തേജോമയമായി മരണത്തിന് ശാരീരികമായി തന്നെ അവർ കൽപ്പാന്തം വരെയെങ്കിലും ഇരിക്കണം. ഇരിക്കുന്ന ഒരു യോഗിയെ നമ്മളാരും കണ്ടിട്ടില്ല. കാണണമെന്ന് വെച്ചാൽ എന്താണ്? ഇന്നിപ്പോ യോഗം യോഗി എന്ന് അങ്ങനെ പ്രസിദ്ധനായ ഒരാള് മരണത്തിന് വിധേയമാകാതിരിക്കണം, ജരാമരണങ്ങൾക്ക് വിധേയമാകാതിരിക്കണം. ഭാഷകാരൻ ഇവിടെ ഉദ്ധരിക്കുന്ന ഈ ശ്രുതിക്ക് അനുസരിച്ചാണ്. അങ്ങനെ ഒരു യോഗി എന്തായാലും ശരി, ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിരുന്ന പല ആകാശത്തൂടി പറന്ന യോഗികളും വെള്ളത്തിൽ കൂടെ നടന്ന യോഗികളും എല്ലാവരും അവസാനം വന്നപ്പോൾ വലിച്ചു ചത്തതായിട്ടാണ് നമ്മുടെ അനുഭവത്തിലുള്ളത്. സാധാരണ മനുഷ്യനെ പോലെ തന്നെ ചത്തുപോവുകയാണ്. അതല്ല യോഗമെന്ന് പറയുന്നത്. ആ ശരി, അത്തരം വ്യക്തികളിൽ അത്ഭുതങ്ങൾ പ്രകടമായിട്ടുണ്ടെന്ന് നിഷേധിക്കാൻ വയ്യ. കാരണം നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല, മറ്റൊരാൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അതും ഇവിടെ പറയുന്ന ശ്രൗതമായ യോഗവുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അവർ കൽപ്പാന്തം വരെ അങ്ങനെ ഇരിക്കണം. ഇതിനൊന്നും അത് പ്രത്യേകം പറയുന്ന എന്താണ്? അവര് ന തസ്യ രോഗോ ന ജര, അവന് രോഗം വരാൻ പാടില്ല, ജര വരാൻ പാടില്ല. ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതും ഭാഷകാരൻ പറയുന്ന എന്താണ്? അത് ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ ഉള്ളൂ, ഇങ്ങനെയുള്ള യോഗിയുള്ളു, അല്ലാതെ നമ്മുടെ കാലത്തില്ല. എന്നുവെച്ചാൽ ഭാഷകാരന് ശേഷം 1000 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ജരയും ഒന്നും ബാധിക്കാത്ത യോഗികളൊന്നും നമ്മളും കാണുന്നില്ല എന്നാണ്. ഭാവനയിൽ ആൾക്കാർക്ക് എന്ത് വേണോ പറയാം. അതിനപ്പുറം ഇതിലൊന്നും ഒന്നുമില്ല എന്നാണ്. ഋഷീണാമപി മന്ത്രബ്രഹ്മണദർശിനാം സാമർഥ്യം അസ്മദീയേന സാമർഥ്യേന ഉപമാദം യുക്തം എന്നെ പറയുന്നു. ഋഷിമാര് മന്ത്ര ബ്രാഹ്മണ ദർശന ഋഷിമാരുണ്ട്, മന്ത്രഭാഗങ്ങളെ ബ്രാഹ്മണ ഭാഗങ്ങളെ എല്ലാം ദർശിച്ചവരായ ഋഷിമാർ. അവരുടെ സാമർഥ്യം, അവർക്ക് ചില പ്രത്യേക സാമർഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് പറയുന്നുണ്ടല്ലോ പൂർവികന്മാർ, അവർ തപസ്സനുഷ്ഠിച്ചു, തപസ്സനുഷ്ഠിച്ച ആ തപസ്സിന്റെ ഫലമായി അവർക്ക് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ രഹസ്യം വെളിപ്പെട്ടു. അതെല്ലാം അംഗീകരിക്കാം, ഒരു പരമമായ തത്വത്തെ കണ്ടെത്തി. അവരുടെ സാമർഥ്യങ്ങൾ പലതായിരുന്നു. അതൊക്കെ പണ്ട് സംഭവിച്ചിരിക്കും, ഒരു കാലത്തിലത് സംഭവിച്ചിരിക്കും. അത് പറയുന്നു അസ്മദീയന സാമർഥ്യേന ഉപമാദിക്ക, അത് നമ്മുടെ സാമർഥ്യങ്ങളും അതുമായിട്ട് തുലനം ചെയ്യരുത് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. നമുക്കിന്ന് പല സാമർഥ്യങ്ങളുമുണ്ട്, അത് പൂർവികന്മാരായ ഋഷിമാരുടെ സാമർഥ്യമായിട്ട് തുലനം ചെയ്യരുത്. അത് വേറെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ, അന്ന് അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ ചിത്തത്തിനെ വിക്ഷിപ്തമാക്കുന്ന സാഹചര്യങ്ങൾ അന്ന് കുറവായിരുന്നു, അതുകൊണ്ട് അവരുടെ ചിത്തത്തിന് ഏകാഗ്രതയുണ്ടായി. പിന്നെ നമുക്കറിയാൻ വയ്യാത്ത മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് അവർക്ക് മന്ത്ര ബ്രാഹ്മണങ്ങളുടെ ദർശനമുണ്ടായി. ഇന്നെന്തുകൊണ്ട് അതുണ്ടാവുന്നില്ല? പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരൻ വെളിപ്പെടുത്തിയാണ്. ആയിക്കോട്ടെ, മന്ത്രബ്രാഹ്മണ ദർശിത്വം ഉണ്ടായെങ്കിൽ വേദം ഇന്നും വലുതായി വലുതായി പോയനേണ്ടോ? മറിച്ച് അന്ന് ദർശിച്ച വേദങ്ങളുടെ സ്വാധ്യായമേ ഇന്ന് നടക്കുന്നുള്ളൂ. ഇന്നാരെയും എന്താണ് വേദദർശികളായിട്ട് ആരെയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് പല അറിവും മനുഷ്യനുണ്ടായിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ഇവിടെ അപൗരുഷേയമായ വേദത്തിന്റെ ദർശനമുണ്ടായവരാണെന്ന് പറയുന്നത്. ഇന്ന് ജ്ഞാനമുള്ളവരെല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും വേദമായി. വേദം എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിയുടെ ആരംഭത്തിൽ ഋഷിമാർക്ക് വെളിപ്പെട്ടതും അതേ ആനപൂർവ്വ ക്രമത്തിൽ ഇന്നും അധ്യയനം ചെയ്തു വരുന്നതുമാണ് വേദം. അപ്പൊ ഇന്നൊരു ഗുരു പറയുന്നത് എനിക്ക് ഒരു ജ്ഞാനമുണ്ടായി, ഇത് വേദമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നത്, അത് സ്വീകരിക്കാൻ സാധ്യമല്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. ആ സാമർഥ്യം ഇന്നുള്ള നമ്മുടെ സാമർഥ്യവുമായിട്ട് യോജിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഭാഷകാരൻ സ്വയം അസ്മദീയം എന്ന് പറഞ്ഞിരിക്കുകയാണ്, തനിക്ക് ആ സാമർഥ്യം ഉണ്ടെന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഭാഷകാരൻ ദർശിച്ച വേദം പിൽക്കാലത്ത് വന്നേ, അതൊന്നുമില്ല. അപ്പൊ നമ്മളെയെല്ലാം അപേക്ഷിച്ച് വിശിഷ്ടമായ കഴിവും ശേഷിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഭാഷകാരൻ. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് ഭാഷകാരനിവിടെ സ്വയം അംഗീകരിക്കുന്നില്ല. മണിമാതി ഐശ്വര്യങ്ങളോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ട് ആരോപിച്ചതാണ്. അപ്പോൾ ഈ കഥകളെല്ലാം ശുദ്ധ അസംബന്ധങ്ങൾ ആൾക്കാർ എഴുതി പിടിപ്പിച്ചതാണ് എന്ന് ഇതിന്ന് മനസ്സിലാക്കും. അപ്പോൾ വേദം അന്നേ സംഭവിച്ചിട്ടുള്ളൂ, പിന്നീട് വേദം സംഭവിച്ചിട്ടില്ല. മനുഷ്യന്റെ അറിവിന് മാറ്റം സംഭവിച്ചിട്ടുള്ളൂ, പക്ഷെ അതൊന്നും വേദമല്ല, അത് വൈദികവും അല്ല. അതാണ് പറയുന്നത് അസ്മദീയന സാമർഥ്യേന ഉപമാതിൽ നയുക്തം, നമ്മുടെ സാമർഥ്യവുമായിട്ട് അതിനെ തുലനം ചെയ്യുന്നത് ശരിയല്ല. അന്നങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഈ ആസ്തികന്മാരെ വിശ്വസിക്കുക, അല്ലാത്തവർ വിശ്വസിക്കണ്ട, അത്രേ ഉള്ളൂ. തസ്മാ സമൂലം ഇതിഹാസ പുരാണം, അതുകൊണ്ടെന്താണ് ഇതിഹാസ പുരാണങ്ങൾക്കെല്ലാം വേദം മൂലമാണ്. അവനും ഭാഷകാരൻ പറയുന്നുണ്ട് അവിടെ ശ്രുതിക്ക് വിരോധമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തള്ളിക്കളയുക, അനുസ്വീകരിക്കുന്നു. പിന്നെ ശ്രുതി സ്മൃതിക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. സ്മൃതി അനവകാശ പ്രസംഗം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സ്മൃതികളിൽ തന്നെ അങ്ങനെ പരസ്പര വിരുദ്ധമായി കണ്ടാൽ, പുരാണങ്ങളിൽ പരസ്പര വിരുദ്ധമായി കണ്ടു കഴിഞ്ഞാൽ അത് ശ്രുതിയുമായി യോജിക്കാതെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളയും. ശ്രുതിയുമായി യോജിക്കുന്ന മാത്രം സ്വീകരിക്കുക. ലോകപ്രസിദ്ധിരവി നസതി സംഭവേ നിരാലംബന അധ്യവസാദം യുക്ത. ഇപ്പോൾ ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ലോകപ്രസിദ്ധി, എന്താണ് ഇങ്ങനെ പുരാതനന്മാരായ ഋഷിമാരും മറ്റും ദേവതകളുമായിട്ട് സംസാരിച്ചിരുന്നു, പ്രത്യക്ഷമായി ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ വ്യവഹാരം നടത്തിയിരുന്നു, ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. ലോകപ്രസിദ്ധമാണെന്ന് പറയുന്ന ഇന്നത്തെ ശാസ്ത്രങ്ങളിലൂടെയും മറ്റും പ്രസിദ്ധമാണ്. അതെല്ലാം എന്താണ്, അത് സതി സംഭവേ, അങ്ങനെ സംഭവിക്കാം എന്നിരിക്കെ മനുഷ്യന് ജീവന്മാർക്ക് തപസ് ചെയ്യാം, തപസ് കൊണ്ട് ഐശ്വര്യങ്ങളുണ്ടാകും, ഇതൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യം എന്നിരിക്കെ നിരാലംബന അധ്യവസാദിനയുക്ത, അതൊക്കെ എന്താണ് നിർമൂലമാണ്, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയല്ല എന്ന്. ഇതിനെല്ലാം പ്രമാണമായിരിക്കുന്നത് പുരാണ ഇതിഹാസങ്ങളാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് തള്ളിക്കളയുന്ന ശരിയല്ല. തസ്മാത് ഉപപന്നോ മന്ത്രാദിഭ്യോ ദേവാദീന വിഗ്രഹവത്വദ്യപകമഹ. അതുകൊണ്ട് യുക്തം തന്നെയാണ്, മന്ത്രാദികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വേദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ മന്ത്രാദികൾ ഏതാണ് പറഞ്ഞത്? വജ്രഹസ്ത പുരന്തര എന്നും മറ്റും പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദേവന്മാർക്കും മറ്റും വിഗ്രഹം ശരീരം ഉണ്ടായിരുന്നു. ദേവന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, ദേവിമാര്, അങ്ങനെ പറയുന്ന അവർക്കെല്ലാം എന്താണ് ശരീരമുണ്ടായിരുന്നു. മണിമാദേശ്വരങ്ങളുണ്ടായിരുന്നു. ജീവന്മാർക്ക് അവർക്ക് അനുഗ്രഹിക്കാൻ ഉള്ള ശേഷി ഉണ്ടായിരുന്നു. ഇതെല്ലാം ആസ്തികന്മാർ സ്വീകരിക്കുന്നു. ഇതിന്റെ പ്രമാണമാണ് പുരാണ ഇതിഹാസവും മറ്റും. അതുകൊണ്ട് ദേവന്മാർക്കും ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുണ്ട്. തദശ അർത്ഥിത്വാദി സംഭവാ ഭുവനോ ദേവാദീനാം അഭി ബ്രഹ്മവിദ്യായാം അധികാര. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും അർത്ഥിത്വം ഒരാഗ്രഹിക്കുന്നു മുക്തി വേണമെന്ന്, സാമർഥ്യം, ആ സാമർഥ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ശരീരമുണ്ടോ എന്നുള്ള കാര്യം വന്നത്. സാമർഥ്യം അല്ലെങ്കിൽ ശേഷി എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയ്ക്കുള്ള സാമർഥ്യം എന്ന് പറഞ്ഞാൽ വിദ്യ ഗ്രഹിക്കുന്നതിനുള്ള ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. കാരണം തത്വത്തെ ഉപദേശിക്കുക ചെയ്യുന്നു. ഉപദേശിച്ച് ശ്രവിക്കണമെങ്കിൽ ശ്രവണേന്ദ്രിയം വേണം, ശരീരമില്ലാതെ അതങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് വിഗ്രഹത്വ ശരീരത്തെ കുറിച്ചുകൂടെ ചർച്ച ചെയ്യുന്നു. പിന്നെ അതിന് പ്രമാണങ്ങൾ പറഞ്ഞു. ഇന്ദ്രൻ പ്രജാപതിയുടെ അടുത്ത് പോയി ഉപദേശം സ്വീകരിക്കുന്നു, പ്രജാപതി ഉപദേശിച്ചു, ഇന്ദ്രൻ അത് ശ്രവിച്ചു. അപ്പൊ ശരീരമുണ്ടല്ലോ. പിന്നെ അർത്ഥിത്വാദി സാമർഥ്യം, സാമർഥ്യം ഉണ്ടല്ലോ. അർത്ഥിത്വാദി പിന്നെ എന്താണ് അനിഷേധം, പിന്നെ പറഞ്ഞ മുമ്പ് പറഞ്ഞതാണ് നിഷേധിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഒരാൾക്ക് അവകാശമുണ്ടോ എന്ന് സ്വീകരിക്കുന്നതിനൊന്നോ അർത്ഥിത്വം, സാമർഥ്യം, മൂന്ന് ആ നിഷേധം. നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ദേവാദികൾക്കും എങ്ങനെയാണോ മനുഷ്യർക്ക് ബ്രഹ്മവിദ്യയിൽ, മനുഷ്യർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രുതി മൂലകമായ ബ്രഹ്മവിദ്യയിൽ ഭാഷകാരൻ പറയുന്നത് ത്രൈവർണികർക്കേ ഉള്ളൂ അധികാരം, ശൂദ്രനവന് അധികാരമില്ല. പിന്നെ ജ്ഞാനത്തിനെല്ലാവർക്കും അധികാരമുണ്ടെന്ന് ഭാഷകാരൻ പറയുന്നു. ജ്ഞാനം, വിദ്യരാദികൾക്ക് ജ്ഞാനമുണ്ട്, അതുകൊണ്ട് ജ്ഞാനത്തിനെല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷേ വേദ അധ്യയനത്തിന് ശൂദ്രന് അവകാശമില്ലാത്തതുകൊണ്ട് ത്രൈവർണികർക്കേ ഉള്ളൂ. അങ്ങനെയുള്ള വേദ ഉപനിഷത് ശ്രവണത്തിലൂടെയുള്ള ദേവാദീനാമവി, മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ദേവാദികൾക്ക് അധികാരമുണ്ട്. ബ്രഹ്മവിദ്യായം അധികാര. ക്രമമുക്തി ദർശനാനി അപി ഏവമേവ ഉപപദ്യന്തേ. ശ്രുതിയിൽ പറയുന്ന ക്രമമുക്തി കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഉപാസനകൾ ചെയ്ത്, കർമ്മങ്ങൾ ചെയ്ത്, എല്ലാ യോഗ്യതകളെയും പ്രാപിച്ച് ബ്രഹ്മലോകത്ത് പ്രാപിക്കുന്നതിന് യോഗ്യതയുള്ള ജീവന്മാർ മരണശേഷം ബ്രഹ്മലോകത്ത് എത്തിച്ചേരുന്നു. അപ്പോൾ അവർ മനുഷ്യരല്ല, അവർ ദിവ്യമായ ശരീരത്തെ സ്വീകരിച്ച് അവിടെ കഴിയുന്നുണ്ട്. അവരെ ദേവന്മാരാണ്. അവിടെ അവർക്ക് ശരീരമുണ്ട്. ശരീരമുള്ളത് കൊണ്ടാണ് അവിടെ ഹിരണ്യഗർഭൻ കൽപ്പാന്തത്തിൽ അവർക്ക് വിദ്യ ഉപദേശിക്കുന്നത്. അപ്പൊ കൽപ്പാന്തത്തിൽ ആ ഉപദേശം കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ചെവി വേണം, ശരീരം വേണം, ശരീരമുണ്ട്. അങ്ങനെ അവര് പ്രതിസഞ്ചരത്തിൽ ഇതിനെല്ലാം വിലയെ സംഭവിക്കുന്ന സമയത്ത് അവർ ഹിരണ്യഗർഭനോടൊപ്പം മുക്തരായിത്തീരുന്നു. കൽപ്പ അവസാനിക്കുന്നു, അവരെല്ലാം മുക്തരായിത്തീരുന്നു എന്ന് ക്രമമുക്തിയെ പറയുന്നു. പിന്നെ അല്ലാതെ തന്നെ ദേവലോകത്ത് ദൈവത്വത്തെ പ്രാപിക്കുന്നവർ പലരും തിരിച്ചു വരുന്നു. പുണ്യങ്ങൾ തീരുമ്പോൾ ചിലരങ്ങനെയല്ല, ദൈവത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവരവിടെ മുക്തരായിത്തീരുന്നു. അവർക്കവിടെ ഈ തത്വമസി ശ്രവണം എന്തായാലും അതുകൂടിയേ തീരൂ. ശ്രവണം കൂടാതെ മുക്തി എന്ന് പറയുന്നത് അദ്വൈതി സ്വീകരിക്കുന്നില്ല. വേറെ എന്തെങ്കിലും അഭ്യാസം കാണിച്ച് മുക്തിയെ പ്രാപിക്കാമെന്ന് പറയുന്നില്ല. അതിന് ശ്രവണം കൂടിയേ തീരൂ. ശ്രവിക്കണമെങ്കിലോ ശരീരം വേണം. അവിടെ ദേവന്മാർക്കും അത് പറഞ്ഞിട്ടുണ്ട്. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തനോർജുന മാം ഉപയത്തിയത് തോന്നേ, അവിടെ പറയുന്നത് എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരുന്നില്ല. അങ്ങനെ എന്നെ പ്രാപിക്കുന്നതിനുള്ള സംവിധാനവും ആ ലോകങ്ങളിൽ ഭഗവാൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഉപദേശം നേടി പോകാതാണ് ക്രമമുക്തി. മനുഷ്യലോകത്തിൽ ജീവിച്ചിരിക്കെ ഉപദേശം, ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടി തത്വശ്രവണത്തിലൂടെ മുഗ്ധരായി കഴിഞ്ഞാൽ സദ്യോമുക്തി. പിന്നെ ജീവന് ഉത്ക്രമണം സംഭവിക്കുന്നില്ല. തസ്യ പ്രാണ ഉത്ക്രാമന്തി, ഇതെല്ലാം മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അല്ലാതെ സംഭവിക്കുന്ന മുക്തി അത് ക്രമമുക്തി. അതുകൊണ്ട് ക്രമമുക്തി ദർശനാനി ക്രമമുക്തിയെ കുറിച്ച് പറയുന്ന ശ്രുതിയും ദൈവമേവ ഉപദ്യന്തേ, അതിനെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, യുക്തമായിരിക്കുന്നു. ദേവാനാം അനധികാരേ ജ്ഞാനാഭാവാത് ക്രമമുക്തി അർത്ഥിനാം ഉപാസനേഷു പ്രവർത്തിനസ്യ. ദേവന്മാർക്ക് വിദ്യയ്ക്ക് അധികാരമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജ്ഞാനം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ ക്രമമുക്തി അർത്ഥിനാം, അപ്പോൾ പിന്നെ ക്രമമുക്തിയെ ആഗ്രഹിക്കുന്നവരിവിടെ എങ്ങനെ ഉപാസന ചെയ്യും? ഈ ക്രമമുക്തിയെ ആഗ്രഹിക്കുന്നവൻ ഇവിടെ ഉപാസന ചെയ്യുന്നു. ഇവിടെ ഉപാസന ചെയ്തിട്ട് അവൻ പരലോകത്ത് ചെല്ലണം. ക്രമമുക്തി ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഉപാസന ചെയ്തിട്ടില്ല. അപ്പോൾ പരലോകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശരീരം ഉണ്ടാകും, അവിടെ ഉപദേശം ശ്രവിക്കും, അവിടെ ക്രമമുക്തി സംഭവിക്കും എന്നെല്ലാം അറിഞ്ഞിട്ടാണ് ഒരുവൻ ഇവിടെ ഉപാസന ചെയ്യുന്നത്. അതുകൊണ്ട് ക്രമമുക്തി ദേവന്മാർക്ക് ശരീരമുണ്ട് എന്നുള്ളതിൻ്റെ ജ്ഞാപകമാണ്. ദേവാദീനാമപി ബ്രഹ്മവിദ്യായാം അധികാര ക്രമമുക്തി ദർശനാനേപി ഏവമേവ ഉപദ്യന്തേ ജ്ഞാനാഭാവാത് ക്രമമുക്തി അർത്ഥിനാം ഉപാസനേഷു പ്രവൃത്തില്ല സ്യാത് അതോ അധികാര നിർണയാത് പ്രവൃത്തി സിദ്ധി. അവനിവിടെ അധികാരത്തെ നിർണയം ചെയ്തിരിക്കുകയാണ് ദേവന്മാര്. ഇവിടെ ഉപാസനകൾ അനുഷ്ഠിച്ചവരാണ്, ആസ്തിക്യ ബുദ്ധിയുള്ള മനുഷ്യരാണ് അങ്ങനെ ഉപാസനകൾ അനുഷ്ഠിച്ച് ദേവന്മാരായി തീരുന്നത് എന്ന് പറയുന്നു. ഇതെല്ലാം വീണ്ടും നാലാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വീണ്ടും ചർച്ച ചെയ്യും. അടുത്തു വരുന്നത് ശുഗസ്യ തത് അനാദരശ്രവണാത് തത് ആദ്രവണാത് സൂചിദേഹി. ശുക് അസ്യ എന്നാണ് പിരിക്കുന്നത്. ശുക് എന്ന് വെച്ചാൽ ശോകം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ശൂദ്രന് വിദ്യയിൽ അധികാരമുണ്ടോ എന്നുള്ളതാണ്. അതും വിശേഷിച്ച് അങ്ങനെ ശ്രുതിമൂലകമായ വിദ്യയിൽ അധികാരമുണ്ടോ എന്നുള്ള കാര്യമാണ്. അല്ലാതെ ശൂദ്രന് ജ്ഞാനത്തിന് അധികാരമുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവിടെ സൂത്രകാരനോ ഭാഷ്യകാരനോ എന്നൊരു പ്രവ്യത്യാസമുണ്ട്. അതിന് പറയുന്നുണ്ട് എന്താണ്, വിദുരൻ ശൂദ്രനാണ് പക്ഷെ ജ്ഞാനമുണ്ടായി. അപ്പൊ അക്കാര്യത്തിൽ തർക്കമില്ല. പിന്നെന്താണ്, ഉപനിഷത്ത് ശ്രവിച്ച് അങ്ങനെ അതിന് അധികാരമുണ്ടോന്ന്. അപ്പോ ഇവിടെ സിദ്ധാന്തം എന്താണ്, ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അധികരണത്തിന് അപശൂദ്രാധികരണം എന്ന് പറഞ്ഞത്. ദേവത അധികരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ദേവതകൾക്ക് അധികാരമുണ്ടോ ബ്രഹ്മവിദ്യയിൽ എന്ന് ചർച്ച ചെയ്യുന്ന ഭാവം. അതുപോലെ ശൂദ്രന് അധികാരമുണ്ടോ എന്ന് ചർച്ച ചെയ്യുകയല്ല. ഇവിടെ ശൂദ്രന് അധികാരം ഇല്ല എന്ന് ഉള്ള സിദ്ധാന്തം പറയുന്നു. അതുപോലെ അപശൂദ്ര അപ വർജനാർത്ഥത്തിലാണ് വർജിക്കുക. അപ്പോ ഇവിടെ വേദ അധികാരത്തിൽ ശൂദ്രനെ വർജിക്കുകയാണ്. ശൂദ്രന് അതിന് അധികാരമില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഈ അപശൂദ്ര എന്ന് പറയുന്ന ഈ അധികരണം ഇത് തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം പൂർവമീമാംസയിലേക്ക് പോകണം. അവിടെ പല അധികാരം, സ്ത്രീക്ക് അധികാരമുണ്ടോ, ദേവന്മാർക്ക് അധികാരമുണ്ടോ, മുടന്തന് അധികാരമുണ്ടോ, പണമില്ലാത്തവൻ അധികാരമുണ്ടോ, ഇങ്ങനെ നാനാ തരത്തിലുള്ള അധികാര ചിന്ത വരുന്നു പൂർവമീമാംസയിൽ. അങ്ങനെ പലരെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അവിടെ മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ് എങ്കിലും ആമുഖമായിട്ട് പറയാൻ, അവിടെയും ശൂദ്രനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ശൂദ്രനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എന്താണ്, ശൂദ്രന് കർമ്മത്തിൽ അധികാരമുണ്ടോ? ആ കാര്യമാണ് അവിടെ ചെയ്യുന്നത്. വൈദിക കർമ്മങ്ങളിൽ അധികാരമുണ്ടോ എന്നുള്ളതാണ്. അവിടെ രണ്ടു പേര് പ്രത്യക്ഷപ്പെടുന്നുണ്ടോന്നു, ബാദരി മറ്റൊരാൾ ആത്രേയൻ. അതിൽ ബാദരി എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം ശൂദ്രന് കർമ്മത്തിൽ അധികാരമുണ്ട് എന്നാണ്. ആത്രേയൻ എന്ന് പറയുന്ന ഋഷിയുടെ അഭിപ്രായം പറയുന്നു അധികാരമില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കമാണ് അവിടെ സൂത്രങ്ങളിൽ. അവിടെ ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൽ സാങ്കത്യമുണ്ട്. എന്തുകൊണ്ട്? എന്തായാലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന വർണ്ണവിഭാഗം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യനിങ്ങനെ പല ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും ആർക്ക് എന്തിന് അധികാരമുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യമാണ്. പ്രത്യേകിച്ച് അന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നപ്പോൾ അതിൽ അസ്വാഭാവികമായിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. അപ്പോൾ ഒരു സിദ്ധാന്തം അങ്ങ് പറയുകയല്ല, ശൂദ്രന് കർമ്മത്തിൽ അധികാരമില്ല എന്ന് അവിടെ ചർച്ച ചെയ്യുകയാണ്. ഒരു വശത്ത് ബാദരി, വേറൊരു വശത്ത് ആത്രേയൻ. തുടങ്ങുന്നതിന് എന്താണ്, ചാതുർവർണ്ണ്യം അവിശേഷ, നാല് വർണ്ണങ്ങൾക്കും അധികാരമുണ്ട് എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത്? കാരണം അന്ന് കർമ്മങ്ങളെ സംബന്ധിച്ച് ഇന്നാർക്ക് ഇന്നത് എന്നൊരു വിഭജനം ഉണ്ടായിരുന്നു. കർമ്മത്തിൽ വിഭജനം ഉണ്ടായിരുന്നു. രാജസൂയം ക്ഷത്രിയനെ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ എല്ലാ രാജാക്കന്മാരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ധനം കൊണ്ടുവന്ന് ദക്ഷിണയായിട്ട് വിതരണം ചെയ്യണമെങ്കിൽ സാധാരണക്കാരനത് പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു രാജസൂയന ചെയ്ത് രാജസൂയൻ ക്ഷത്രിയം ചെയ്യണം. അങ്ങനെ അവിടെ ചർച്ച ചെയ്യുന്നത് ഏത് വർണ്ണക്കാർക്ക് ഏത് കർമ്മം എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ശൂദ്രന് ചെയ്യാനും കർമ്മങ്ങളുണ്ട്. അത് ചെറിയ കർമ്മങ്ങളായിരിക്കും, ചിലപ്പോൾ മുഖ്യമായ കർമ്മങ്ങളായിരിക്കില്ല. സ്ത്രീക്കും കർമ്മത്തിനും അധികാരമുണ്ടോ ഇല്ലേ എന്നവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പറയുന്നു സ്ത്രീക്ക് ഉണ്ട് ചില കർമ്മങ്ങളിൽ ചെറിയ അവകാശങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ പറഞ്ഞു സിദ്ധാന്തം എന്താണ്, ചാതുർവർണ്ണ്യം അവിശേഷ. ഇതൊക്കെ സൂത്രത്തിന്റെ കാര്യം പറയാം. വ്യാഖ്യാനിച്ചവരാണ് പിന്നീട് ശൂദ്രന് അധികാരമില്ല എന്ന് സ്ഥാപിച്ചത്, സ്ത്രീക്ക് അധികാരമില്ല എന്ന് സ്ഥാപിച്ചത്. സൂത്രങ്ങൾ നമ്മൾ നോക്കിയാൽ 25 മുതൽ 38 വരെയുള്ള സൂത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അധികാരമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ആത്രേയൻ എന്ന് പറയുന്ന ഋഷി പറയുന്നു അധികാരമില്ല. ഇത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുണ്ട്. ചില പറയും ശൂദ്രന് അധികാരമുണ്ട്, ചില ശൂദ്രന് അധികാരമില്ല എന്ന് പറയും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഈ കർമ്മങ്ങൾക്ക് വിഭജനമുള്ളത് കൊണ്ട്. അത് ഇന്നും ഉണ്ടല്ലോ, എല്ലാ പ്രവൃത്തിക്കും എല്ലാവർക്കും അധികാരമില്ല. അതിന് ചില കാര്യങ്ങൾക്ക് യോഗ്യത ഉള്ളവർക്കേ പറ്റൂ. പിന്നെ ഇപ്പോൾ MBBSന് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി സാമർത്ഥ്യം ഉള്ളവനാണെങ്കിൽ പഠിക്കാൻ പറ്റും. നല്ല കഴിവും ബുദ്ധിയുള്ളവനാണെങ്കിൽ ആരുടെയും സഹായം വേണ്ട, എൻട്രൻസിൽ തന്നെ കിട്ടിപ്പോകാം, പണച്ചെലവില്ല, വേണ്ടി വന്ന സർക്കാർ സ്കോളർഷിപ്പും. അപ്പം അതിന് സാമർഥ്യം വേണം. ഇനി പണമില്ല, കാശുണ്ടെങ്കിലോ, പൈസ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ചൈനയിൽ പോയി പഠിക്കാം, ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊല്ലുകയും ചെയ്യാം. അപ്പം പണം, സാമർഥ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്നുകിൽ ബുദ്ധിശക്തി അല്ലെങ്കിൽ പണം. ഇങ്ങനെ ഇത് തന്നെ പണ്ടും കണക്കാക്കിയിരുന്നു. രാജസൂയം ക്ഷത്രിയനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവനെ പണമുള്ളൂ, അല്ലാത്തവനത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ശൂദ്രന് ചെയ്യാൻ പറ്റിയ ശൂദ്രൻ എന്ന് വെച്ചാൽ സേവകനാണ്. അപ്പൊ സേവകന്മാരായിരിക്കുന്നു, അടിമയാണ് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ. അന്ന് കാശ് കൊടുത്ത് ശൂദ്രനെ വാങ്ങാം. അപ്പൊ പിന്നെ ശൂദ്രന് എല്ലാ കർമ്മവും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്ന് മിടുക്കന്മാരായ ശൂദ്രന്മാരുണ്ട്, കാശുള്ളവര്. അവർക്ക് ചെയ്യാന്നുള്ള യാഗങ്ങളും എന്താണ് അവിടെ പറയുന്നുണ്ട്. രഥകാരൻ അവന് ചെയ്യാന്നുള്ള യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വൈദിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഓരോ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് അന്ന് ചർച്ച ചെയ്യുന്നത് ആർക്ക് ഏത് കർമ്മം ചെയ്യാമെന്നുള്ള കാര്യമാണ്. അത് ബ്രാഹ്മണനത് അതൊക്കെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളായിരുന്നു അന്നത്തെ. ഇന്നത്തെ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തെറ്റ് ശരിയൊക്കെ തോന്നും, പക്ഷെ അന്നത്തെ ഒരു വാസ്തവിക സ്ഥിതിയായിരുന്നു. ശൂദ്രനു ചെയ്യാനും കർമ്മങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ രഥകാരാധികരണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആരാണ് ഈ രഥകാരൻ, അവന് ചെയ്യാൻ പറ്റുമോ, അതിനെ കുറിച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇനിയും വേണമെങ്കിൽ പറയാം. അപ്പൊ ശൂദ്രനാണ് ഈ രഥകാരൻ, അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവന് ചെയ്യാൻ കർമ്മം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്നിടത്ത് പൂർവമീമാംസയിലെ ആ ചർച്ച വേറെയാണ്. ഒന്ന്, എല്ലാവർക്കും കർമ്മം ചെയ്യാമെന്നുള്ളൊരു പക്ഷം, അതിൽ രണ്ട് ആചാര്യന്മാരുടെ പക്ഷം. നമ്മൾ നിഷ്പക്ഷമായി നോക്കിയാൽ മനസ്സിലാവും, ബാദരിയുടെയും ആത്രേയുടെയും. അതവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു സാങ്കത്യമുണ്ട്. അതിനെ പിന്തുടർന്ന് ഇവിടെ ഒരു അവശുദ്രാധികരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്, ഇത് തികച്ചും അസംബന്ധമാണ്. അതാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്.